അപ്രസിദ്ധനാമഭിസംബോധനമയുക്തമിതിചേത്സന്ദേഹപ്രാണവിഷയാണിപ്രസിദ്ധാനിപ്രാണാദിനാമാനി താനി അപോഹ്യപ്രസിദ്ധൈബൃഹത്വാദിനാമഭിസംബോധനമയുക്തം ലൗകികന്യായപോഹാത്തസ്മാദ്ഭോക്തൃവസ്തുതഃപ്രാണസ്യപ്രതിപത്തിരിതിചേത്നദേവതാപ്രത്യാഖ്യാനാർത്ഥത്വാത് കേവലസംബോധനമാത്രം അപ്രതിപത്യ ഏവ അസുപ്തസ്യാധ്യാത്മികസ്യപ്രാണസ്യഭോക്തൃത്വസിദ്ധേ യച്ചന്ദ്രദേവതാവിഷയൈർനാമഭിസംബോധനം തച്ചന്ദ്രദേവതാപ്രാണോസ്മിൻ ശരീരേ ഭുക്തേരി ഗാർഗീസ്യവിശേഷപ്രതിപത്തിനിരാകരണാർത്ഥം ൗകികന്നാമനസംബോധനേസഖ്യങ്ങൾപ്രാണപ്രത്യാഖ്യാനേനൈവ പ്രാണഗ്രസ്തത്വകർണാന്തരാണാം പ്രവൃത്തി അനുപത്തേഹി ഭോക്തൃത്വ ആശങ്ക അനുപത്തിഹി ദേവതാന്തരാഭാവാസ്ത് ഇവിടെ മുഖ്യാത്മാവ് മുഖ്യാത്മാവ് എന്ന് പറയുമ്പോൾ ദേവതയല്ല, പ്രാണദേവതയല്ല. മുഖ്യാത്മാവിനെ എങ്ങനെ മനസ്സിലാക്കണം? മുഖ്യാത്മാവിനെ മനസ്സിലാക്കുന്നതിനുള്ള ഉപായം എന്താണ്? അതിനുവേണ്ടിയാണ് കാശ്യരാജാവ് സുഷുപ്തിയെ കാണിക്കുന്നു. സുഷുപ്തിയിൽ നിന്നത് വ്യക്തമാണെന്ന്, എന്താ ജാഗ്രത്തിൽ മുഖ്യാത്മാവിന്റെ ഉണ്ട്, പക്ഷെ അത് പറഞ്ഞു അതവിടെ സങ്കീർണമായിരിക്കുന്നു. പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഇതെല്ലാം സങ്കീർണമായിരിക്കുന്നു. അതിന് വ്യക്തമാക്കാൻ പ്രയാസം. അതുകൊണ്ടിവിടെ സുഷുപ്തിയിലേക്ക് പോകും. അവിടെ സുഷുപ്തനായിരിക്കുന്നതാണ് ആത്മാവ് എന്ന് പറഞ്ഞു. സുഷുപ്തിയിൽ എന്താ പ്രത്യേകത? അവിടെ പ്രാണൻ സുഷുപ്തനല്ല. ജാഗ്രതയിൽ എല്ലാവരും ഉണർന്നിരിക്കുന്നു, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ആത്മാ എല്ലാം ഉണർന്നിരിക്കുന്നു. അവിടെ സുഷുപ്തിയിൽ പ്രാണൻ ഉണർന്നിരിക്കുന്നു, അസുപ്തൻ എന്ന് പറഞ്ഞു പശുക്കാരൻ. ആത്മാവാണെങ്കിലോ സുപ്തൻ ഇവിടെ പറഞ്ഞു ആത്മപ്രാണയോഹോ സുപ്ത അസുപ്തത്വ വിശേഷ ഉപത്തേഹി. ആത്മാവ് അവിടെ സുപ്തനും പ്രാണൻ അസുപ്തനുമാണെന്ന് വെച്ചാൽ ഉണർന്നിരിക്കുന്നവനാണ്. ഈ വ്യത്യാസത്തിലൂടെ ആ പ്രാണനിൽ നിന്നും വ്യത്യസ്തമായി ആത്മാവിനെ ഗ്രഹിക്കണം. അവിടെ ഗാർഗിൻ വെറും പ്രാണനെ അല്ല ആത്മാവെന്ന് ധരിച്ചിരുന്നത്. സൂര്യചന്ദ്രാദികളിലെല്ലാം ഇരിക്കുന്ന ആ സൂത്രാത്മ എന്ന് പറയുന്നു, പ്രാണദേവതയാണ് ആത്മാവെന്ന് ധരിച്ച് അതിനെ ഉപാസിക്കണമെന്നാണ് പറഞ്ഞത്. അതിൽ നിന്ന് സുഷുപ്ത ആത്മാവ് വ്യത്യസ്തമാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി ഉറങ്ങിക്കിടക്കുന്ന ആളിനെ പോയി വിളിച്ചു ബൃഹൻ പാണ്ഡരവാസ രാജ സോമൻ. വിളിച്ചിട്ട് അവിടെ പ്രതികരണം ഉണ്ടായില്ല. സാധാരണഗതിയിൽ ഒരാൾ വിളിക്കുമ്പോൾ ഉണർന്നിരിക്കുന്ന ആളാണ് പ്രതികരിക്കേണ്ടത്, ഉറങ്ങുന്ന ആളിന് പ്രതികരിക്കാൻ കഴിയത്തില്ല. ഇനി ഉറങ്ങുന്ന ആളെങ്ങനെ പ്രതികരിക്കുന്നതിനെ കുറിച്ച് അടുത്ത് വിശദമായി ചർച്ച വരുന്നു. ആദ്യം ചർച്ച ചെയ്യുന്ന ഉണർന്നിരിക്കുന്ന ആളിനെ കുറിച്ചാണ്. ഉണർന്നിരിക്കുന്ന ആള് ശബ്ദം കേട്ടു കഴിഞ്ഞാൽ പ്രതികരണം ഉണ്ടാവണം, അല്ലെങ്കിൽ ഉണരണം, ഉറങ്ങുകയാണെങ്കിൽ ഉണരണം. ഇവിടെ ഉണർന്നിരിക്കുന്ന ആൾ ഒരു പ്രതികരണവുമില്ല. അപ്പോ ഇവിടെ ആ സുഷുപ്തനായിരിക്കുന്ന ആൾ ഉണർന്നിരിക്കുന്ന പ്രാണൻ അല്ല, അത് പ്രതികരിക്കാത്തതുകൊണ്ട്. എന്തുകൊണ്ടല്ല? അവിടെ ആ ഉറങ്ങിക്കിടന്ന ആത്മാവ് ഉണർന്നിരുന്നുവെങ്കിൽ ഈ നാമങ്ങൾ കൊണ്ട് വിളിച്ചത് ആത്മാവിനെയാണെന്ന് മനസ്സിലാക്കാമായിരുന്നു. ഉറങ്ങുന്നവൻ ഉണരുന്നില്ല, ഉണർന്നിരിക്കുന്നവൻ പ്രതികരിക്കുന്നുമില്ല. ഉണർന്നിരിക്കുന്ന ആൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ആ ഉണർന്നിരിക്കുന്ന ആളിന് പ്രതികരിക്കുന്നതിനുള്ള ശേഷിയും അറിയുന്നതിനോ പ്രതികരിക്കുന്നതിനോ ഉള്ള ശേഷിയില്ല എന്ന്. എന്തുകൊണ്ട്? ബോദ്ധാവായ ശ്രോതാവായ എല്ലാം ഇരിക്കുന്ന ആത്മാവാണ് പ്രാണൻ. ബോദ്ധാവായും ശ്രോതാവായും ഇരിക്കേണ്ട ആത്മാവ് ഉറങ്ങിപ്പോയി. ഉണർന്നിരിക്കുന്നവനോ ബോദ്ധാവോ ശ്രോതാവോ അല്ല. അസാമാന്യമായി പറഞ്ഞു കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ, ശബ്ദമോ സ്പർശമോ രൂപമോ രസമോ ഗന്ധമോ സർവത്തിന് സാക്ഷിയായിരിക്കേണ്ടവൻ സർവസാക്ഷി, അതവിടെ ഉറക്കത്തിലാണ്. അതിന് സാക്ഷ്യമായിരിക്കുന്ന, അത് പ്രകാശിപ്പിക്കുന്ന ഇതിൽ ഒരാൾ പ്രാണൻ ഉണർന്നിരിക്കുന്നു. അതുകൊണ്ട് ആ പ്രാണൻ കേവലം സാക്ഷ്യമാണ്, സാക്ഷിയല്ല, സാക്ഷിയാൽ പ്രകാശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ആ പ്രാണന് ഈ ധർമ്മങ്ങളൊന്നുമില്ല: ശ്രോതൃത്വം, മന്ത്രിത്വം, വിജ്ഞാതൃത്വം തുടങ്ങിയ ധർമ്മങ്ങളൊന്നുമില്ല. അതുകൊണ്ടത് ആത്മാവല്ല, അതാണ് ഇവിടെ പറയുന്നത്. അതിന് പറയുന്ന യുക്തി ആ സംബോധനയിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രതികരിച്ചാൽ അത് ആത്മാവ്, പ്രതികരിച്ചില്ലെങ്കിൽ അത് അനാത്മാവ്. ഇതാണ് ഇവിടുത്തെ യുക്തി. അതിൽ വീണ്ടും പൂർവപക്ഷം ചോദ്യം വരികയാണ്, അപ്രസിദ്ധ നാമം ഈ സംബോധനം മയക്കുമിരി ചെയ്യുന്നു. പറയുന്നു അവിടെ ഉണർന്നിരിക്കുന്ന പ്രാണൻ തന്നെയാണ് ആത്മാവ് പൂർവപക്ഷി പറയുന്നു. ശരി, എന്നാൽ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, കേട്ട് പ്രതികരിച്ചില്ല പറയുന്നു? അത് അപ്രസിദ്ധ നാമങ്ങളെ കൊണ്ട് തന്നെ വിളിച്ചതാണ്. പക്ഷെ ഒരാളുടെ പേര് രാമനെന്നാണ്, അയാളുടെ പേരാണ്. രാമനെന്ന് വിളിച്ചാൽ എന്താ എന്ന് വിളിക്കും. അത് അയാളുടെ പ്രസിദ്ധമായ നാമമാണ്, അതുകൊണ്ട് വിളി കേട്ടെന്നിരിക്കും. അത് അയാൾക്കറിയാം, പരിചയമുള്ള നാമം. പക്ഷെ അതിനു പകരം അയാളെ വിളിക്കുകയാണ് ദശരഥ പുത്രൻ, സീതാകാന്തൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിളി കേൾക്കണമെന്നോ പ്രതികരിക്കണമെന്നോ ഉണ്ടോ? എന്തുകൊണ്ട്? അത്തരം നാമങ്ങൾ അയാളെ സംബന്ധിച്ചിടത്തോളം അപ്രസിദ്ധമാണ്, പ്രസിദ്ധമല്ല. അതുപോലെ ഇവിടെ പ്രാണൻ എന്ന് പറയുന്നതിന് അപ്രസിദ്ധ നാമങ്ങൾ ഉപയോഗിച്ചു. അതുകൊണ്ട് പ്രാണൻ തന്നെയാണ് അവിടെ സ്രോതാവ്, മന്ദാവ്, പക്ഷേ പ്രസിദ്ധമല്ലാത്ത നാമങ്ങൾ ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ഇവിടെ പ്രതികരിക്കാത്തത്, അല്ലെങ്കിൽ അതിന് പ്രതികരിക്കാൻ ശേഷി ഇല്ലാത്തതുകൊണ്ടല്ല. അതുകൊണ്ട് അത് തന്നെയാണ് ആത്മാവെന്നാണ് പൂർവക്ഷി പറയുന്നത്. വിശദീകരിക്കുന്നു, സന്ധി പ്രാണവിഷയാണി പ്രസിദ്ധാനി പ്രാണാദിനാമാനി. പ്രാണനെ സംബന്ധിച്ച് പ്രസിദ്ധമായ നാമം പ്രാണനെന്നാണ്. രാമന്റെ ശരിയായ പേര് രാമനെന്നാണ്, ദശരഥ പുത്രനെന്നല്ല. അപ്പൊ അത് ഉപയോഗിച്ച് വിളിക്കണമായിരുന്നു. താന്യ അപ്പോഹി അപ്രസിദ്ധ ബൃഹത്വാദി നാമഭി സംബോധനം വഹിക്കും. അപ്പോൾ പ്രസിദ്ധമായ നാമ പ്രാണൻ എന്നുള്ള ആ നാമത്തെ വിട്ടിട്ട് അപ്രസിദ്ധമായ ബൃഹൻ, പാണ്ഡരവാസ, ഇതൊന്നും ഒരിക്കലും പ്രാണന് പറയുന്ന പേരുകളല്ല. ഇത്തരം നാമങ്ങളെ കൊണ്ടുള്ള സംബോധനം ആ വിളി ആയുക്തം ശരിയല്ല. ലൗകികന്യായ അപ്പോഹ എന്നു പ്രാഥമികമായ നിയമങ്ങളെ അതിനെ അവഗണിച്ചിട്ട് നിങ്ങൾ തത്വചിന്തയിലേക്ക് പോയാൽ ശരിയാകത്തില്ല. ശബ്ദം, ശബ്ദാർത്ഥം, ശബ്ദാർത്ഥ ബോധം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചൊരു പൊതു നിയമമുണ്ട്. ആ നിയമത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആത്മാവിനെ കുറിച്ചോ അനാത്മാവിനെ കുറിച്ചോ എല്ലാം ചർച്ച ചെയ്യും. അതിൽപ്പെടുന്ന ഒരു കാര്യമാണ് പ്രസിദ്ധമായ ശബ്ദങ്ങളെ ഉപയോഗിക്കുക. ഇവിടെ പ്രാണന് പ്രസിദ്ധമായിരിക്കുന്ന ശബ്ദം പ്രാണൻ തന്നെയാണ്. രാമന്റെ പേര് രാമൻ എന്ന് തന്നെയാണ്, കൃഷ്ണനെന്നോ കേശവനെന്നോ അല്ല. അപ്പോൾ അത് വിട്ടിട്ട് അപ്രസിദ്ധമായ നാമങ്ങൾ ഉപയോഗിക്കാൻ തുടരുന്നത് ആ ലൗകികമായ ന്യായത്തെ, യുക്തിയെ നിഷേധിക്കുകയാണ്. അത് നിഷേധിച്ചുവിട്ട് നിങ്ങൾ പരിചയമില്ലാത്ത ഒരു ശബ്ദം കൊണ്ട് പ്രാണനെ വിളിച്ച് പ്രാണൻ വിളി കേട്ടില്ല, അതുകൊണ്ട് അത് ആത്മാവല്ല എന്ന് പറയുന്നത് ശരിയല്ല. തസ്മാത് ഭോക്തരേവ സദാ പ്രാണസ്യ അപ്രതിപത്തി. അതുകൊണ്ട് പ്രാണൻ തന്നെയാണ് ഇവിടെ ഭോക്താവ്. പക്ഷെ ആ പേര് അതിന് പരിചയമില്ലാത്തത് കൊണ്ട് അത് വിളി കേട്ടില്ല എന്നാണെങ്കിലോ ഇത് ചെയ്യുന്ന ദേവതാ പ്രത്യാഖ്യാനാർത്ഥത്വ. ഇവിടെ ഒന്ന് ലൗകികമായ കാര്യങ്ങളല്ല ചർച്ച ചെയ്യുന്നത്, ശാസ്ത്രമാണ്, ശാസ്ത്രീയമായ കാര്യങ്ങളാണ്. ഇപ്പൊ ലൗകികമായ നിയമങ്ങൾക്കനുസരിച്ച് ശാസ്ത്രീയമായ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. ലൗകിക ന്യായങ്ങളെല്ലാം ലൗകിക ബുദ്ധിക്ക് വേണ്ടി, ശാസ്ത്രീയ ന്യായങ്ങളെല്ലാം ശാസ്ത്രീയ ബുദ്ധിക്ക് വേണ്ടി. ശാസ്ത്രം എപ്പോഴും ശാസ്ത്രീയ ബുദ്ധിയുള്ളവന് വേണ്ടിയിട്ടാണ്. കേവല ലൗകിക ബുദ്ധിയുള്ളവന്റെ അടുത്ത് ശാസ്ത്രത്തെ ബോധിപ്പിക്കുന്നത് പൊട്ടന്റെ മുമ്പിൽ ശംഖു വിളിക്കും പോലെയാണ്. എന്ത് പ്രയോജന ചെയ്യുന്നത്? അപ്പൊ ശാസ്ത്രീയ സംസ്കാരത്തെ പിന്തുടർന്ന് ശാസ്ത്രീയമായ ബോധം, അതാണ് അതാണ് മുഖ്യമായൊരു കാര്യം. അത് ലൗകികമായ കാര്യങ്ങളെ ഗ്രഹിക്കുന്നത് പോലെ ഗ്രഹിക്കേണ്ട ഒന്നല്ല, അത് മനസ്സിലാക്കണം. ഭാഷയും പദാർത്ഥവും അർത്ഥബോധനവും അതൊക്കെ ശരി, പക്ഷെ രണ്ടിന്റെയും പ്രക്രിയ രണ്ടാണ്. ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ ശാസ്ത്രീയമായ ഒരു പദ്ധതിയെ സ്വീകരിച്ചിരിക്കുന്നു? ദേവതാ പ്രത്യാഖ്യാനാർത്ഥത്വ. ആ ഇവിടെ ഒരു സാധാരണ ഒരാളല്ല അവിടെ ഗാർഗബ്രാഹ്മണൻ, അനുചാനഹ എന്ന് വേദമല്ല അധ്യയനം ചെയ്തവനാണ്, ശാസ്ത്രീയ ബുദ്ധിയുള്ള ഒരാളാണ്, യോഗ്യനാണ് സർവോപരി. അങ്ങനെയുള്ള ഒരാളാണ് ആത്മാവിനെ ദേവത എന്ന് ധരിച്ചത്. സൂത്രാത്മാ ഹിരണ്യഗർഭൻ. ആ ദേവതാ തലത്തിൽ, ഇങ്ങനെയെല്ലാം ഉള്ള ദേവതാ തലത്തിൽ ആത്മാവിനെ ധരിച്ചത്. അപ്പൊ അതിന് നിഷേധിക്കണമെങ്കിൽ ശാസ്ത്രീയ പദ്ധതിയിൽ കൂടെ നിഷേധിക്കണം. അപ്പൊ ശാസ്ത്രീയമായ നാമങ്ങളാണ് എന്താണ്? ബൃഹൻ, പാണ്ഡരവാസ, രാജ, സോമൻ. അതൊരു ലൗകികന് മനസ്സിലാകത്തില്ലായിരിക്കും, പക്ഷെ ഗാർഗിന് മനസ്സിലാകും. അപ്പോ അതിലൂടെ, ആ ശബ്ദങ്ങളിലൂടെ ഗാർഗിന്റെ മനസ്സിൽ ഇന്നുള്ള ധാരണകളെ തിരുത്തും. പ്രാണദേവതയിൽ നിന്നും മാറ്റി അയാളുടെ മനസ്സിന് മുഖ്യാത്മാവിലെത്തിക്കുകയും അതിനുവേണ്ടിയാണ്. കേവല സംബോധന മാത്ര പ്രതിപത്തി ഏവ അസുപ്തസ്യ ആധ്യാത്മികസ്യ പ്രാണസ്യ അഭോക്തൃത്വ സിദ്ധേ പറയുന്നു. ഇത് നമ്മുടെ പ്രാണനെ അത് ഭോക്താവല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി പ്രാണൻ എന്ന് വിളിക്കേണ്ട കാര്യമില്ല, ഇടോ എന്ന് വിളിച്ചാലും മതി, അങ്ങനെ വിളിച്ചാലും മതി. ഉറങ്ങിക്കിടക്കുന്നതിൻ്റെ അടുത്ത് ചെന്ന് നല്ല ഉറക്കത്തിലാണെങ്കിൽ ഇടോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എണീക്കുമില്ല. എന്തുകൊണ്ടുകൊണ്ടാണ് വിളിക്കുന്നത്? മൃത ശരീരമാണെങ്കിൽ അവിടെ പോയി ഇടോ എന്ന് വിളിക്കുമില്ല. അവിടെ പ്രാണൻ ചലിക്കുന്നു, ചലിക്കുന്നതുകൊണ്ട് വിളിക്കുന്നു ഇടോ. അപ്പോ ജീവനെ അഭിസംബോധന ചെയ്യുകയാണ്, അതിന് പ്രാണശബ്ദം തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ശബ്ദം. പ്രതികരിക്കുന്നോണ്ട് പ്രതികരിക്കുന്നില്ല, അതുകൊണ്ട് മനസ്സിലാക്കാൻ എന്താണോ ഇത്, ഈ കാണുന്ന ഈ ഉണർന്നിരിക്കുന്ന പ്രാണനല്ല, അതിനപ്പുറം എന്തുകൊണ്ട്? അതിന് വേണ്ട പ്രാണശബ്ദവും വേണമെന്നില്ല, ഒരു ശബ്ദം ഉണ്ടാക്കിയാൽ മതി, കഴിഞ്ഞൊടിച്ചാൽ മതി, ഒന്ന് മൂളിയാൻ മതി, ഏതെങ്കിലും ഒരു ശബ്ദം മതി. ഈ ഒരു കാര്യം തെളിയിക്കുന്നതിന് എന്താണ്? അവിടെ ഉണർന്നിരിക്കുന്നവൻ കേൾക്കുന്നില്ല എന്ന് തെളിയിക്കുന്നതിന് പേര് വിളിക്കണമെന്നില്ല. പക്ഷെ ഇവിടെ കേൾവിക്കാർക്ക് തന്നെ അതിശയം തോന്നത്തക്ക രീതിയിൽ അപ്രസിദ്ധമായ നാമങ്ങൾ ഉപയോഗിച്ച് എന്താണ്? ബൃഹൻ, പാണ്ഡരവാസ, സോമോ, രാജൻ, ഇതാരും കേട്ടിട്ടില്ലാത്ത ശബ്ദങ്ങളാണ്. പക്ഷേ ഗാർഗിന് പരിചയമുള്ള ശബ്ദങ്ങളാണ്. ഗാർഗിന് പരിചയമുള്ള ശബ്ദങ്ങൾ അവിടെ എന്തുകൊണ്ട് പ്രയോഗിച്ചു? ഈ ശബ്ദത്തിലൂടെ ഗാർഗിൻ ധരിക്കുന്നത് ദേവതയാണ്, പ്രാണദേവത. ആ പ്രാണദേവതയെ നിരാകരിക്കുന്നതിന് വേണ്ടി, നിഷേധിക്കുന്നതിന് വേണ്ടി, അതല്ല ആത്മാവ്, അത് മുഖ്യാത്മാവല്ല, അത് അമുഖ്യമായ ആത്മാവാണ്, അത് ഉപാസ്യ ദേവതയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശബ്ദങ്ങൾ ഉപയോഗിച്ചത്. അല്ലെങ്കിൽ ഈ സന്ദർഭത്തിലേക്ക് നമ്മൾ ആദ്യം കടന്നു വരുമ്പോൾ സുഷുതിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് ഇങ്ങനെ ചില പരിചയമില്ലാത്ത ശബ്ദങ്ങൾ കാണുക, ബൃഹൻ, പാണ്ഡരവാസ, സോമരാജൻ, ഇതെന്തോ ഇവിടെ അയച്ചു കിട്ടിയത് പോലെ തോന്നും, എന്തോ ഒരു കാര്യത്തെ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന പോലെ തോന്നും. പക്ഷെ അതല്ല. എന്തുകൊണ്ട്? ആ ദേവതയെ നിഷേധിക്കുക, ആ ദേവതാഭാവത്തെ നിഷേധിക്കുക, അതാണ് മുഖ്യാത്മാവാണെന്നുള്ള ആ ഭ്രാന്തിയെ നിഷേധിക്കുന്നതിന് ആ ശബ്ദങ്ങൾ ഉപയോഗിച്ചു. അല്ലാതെ വെറുതെ പ്രാണനല്ല ആത്മാവെന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമല്ല. അതാണ് കേവല സംബോധന മാത്ര പ്രതിപത്തിയായി, കേവല സംബോധന കൊണ്ട് മാത്രം അസുപ്തസ്യ ആധ്യാത്മികസ്യ പ്രാണസ്യ അഭോക്തൃത്വ സിദ്ധി, അവിടെ ഉണർന്നിരിക്കുന്ന ഈ ശരീരത്തിലുള്ള ആ പ്രാണൻ ഭോക്താവല്ല എന്ന് തെളിയിക്കാമെന്നിരിക്കെ ചന്ദ്രദേവതാ വിഷയി നാം ഈ സംബോധനം. ആ ചന്ദ്രദേവത സോമോ രാജൻ എന്നൊക്കെ പറയുന്ന ചന്ദ്രദേവതയാണ്, ഉപാസ്യ ദേവതയാണ്, ആ നാമങ്ങളെ കൊണ്ട് സംബോധന ചെയ്യുന്നത് ചന്ദ്രദേവത പ്രാണോ അസ്മിൻ ശരീരേ ഭോക്തേരി ഗാർഗസ്യ വിശേഷ പ്രതിപത്തി നിരാകരണാർത്ഥം. ആ ചന്ദ്രദേവത, ആ പ്രാണൻ, അതാണ് ഈ ഉറങ്ങിക്കിടക്കുന്നവന്റെ ശരീരത്തിൽ ആത്മാവായിരിക്കുന്നത് എന്നുള്ള ഗാർഗിയന്റെ ആ ബുദ്ധി. ഗാർഗിനെ സംബന്ധിച്ചിടത്തോളം വിശേഷ ബുദ്ധിയാണ്. ഗാർഗിൻ അതിനെ ആത്മബോധമായിട്ട് കൊണ്ടുകിടക്കുകയാണ്. അതിനെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ല, കൃത്രിമമായിട്ട് ഈ ശബ്ദങ്ങളൊന്നും പ്രയോഗിച്ചതല്ല, അതിനൊരു താല്പര്യമുണ്ട് എന്ന് ഭാഷകാരൻ വളരെ സൂക്ഷ്മമായി അതിനെ വിശകലനം ചെയ്യുന്നു. നഹി തദ്വകിക്ക് നമ്മ സംബോധനയെ ശക്യം കർത്തും. ഈ ഒരറിവ്, പ്രാണദേവത അല്ല മുഖ്യാത്മാവ്, രണ്ടും രണ്ടാണ് എന്നുള്ള ഒരു ബോധം, അത് കൈതട്ടിയതുകൊണ്ടോ എടോ എന്ന് വിളിച്ചതുകൊണ്ടോ ഏതെങ്കിലും ഒരു ശബ്ദത്തിലൂടെ ഉണർത്താൻ ശ്രമിച്ചതുകൊണ്ടൊന്നും നടക്കത്തില്ല. അവിടെ സ്പഷ്ടമായി വിവേചിച്ച് ബോധ്യപ്പെടുത്തണം. പ്രാണൻ വേറെയാണ്, പ്രാണദേവത വേറെയാണ്, ആത്മാവ് വേറെയാണ്. അതിന് പ്രാണൻ എന്നുള്ള അലൗകിക ശബ്ദങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശബ്ദങ്ങളോ ഉപയോഗിച്ച കാര്യം നടക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ശാസ്ത്രീയമായ ചിന്താ പദ്ധതി വേറെയാണ്, ലൗകികമായ ചിന്ത, ന്യായം, യുക്തി എല്ലാം വേറെയാണ്. അതുകൊണ്ടിവിടെ ശാസ്ത്രീയമായ മാർഗത്തെ അവലംബിച്ചിരിക്കുന്നു. പ്രാണപ്രത്യാഖ്യനൈവ പ്രാണഗ്രസ്തത്വ കർണാന്തരാണാം പ്രവൃത്തി അനുപത്തേഹി ഭോക്തൃത്വ ശങ്ക അനുപത്തിഹി. ഇവിടെ പ്രാണനെ നിഷേധിച്ചു. അതുകൊണ്ട് തന്നെ എന്താണ്, പ്രാണഗ്രസ്തമായിരിക്കുന്ന പ്രാണൻ ഇപ്പോൾ പ്രാണന്റെ കയ്യിൽ ഒതുങ്ങിയിരിക്കുന്നു. മറ്റു കർണങ്ങളെല്ലാം, ഇന്ദ്രിയങ്ങൾ, മനസ്സ് തുടങ്ങിയ സർവ്വകാര്യങ്ങളും ഇവിടെ നിഷേധിച്ചു. അതൊന്നുമല്ല ഭോക്താവ്, ചില ധരിക്കുന്ന മനസ്സാണ് ആത്മാവ്. മനസ്സാണ് എല്ലാത്തെയും അറിയുന്നത്, മനസ്സ് കേൾക്കുന്നു, മനസ്സ് മറുപടി പറയുന്നു. പക്ഷെ ഇവിടെ ആ മനസ്സും പ്രവർത്തിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ട്? അതെല്ലാം പ്രാണന്റെ അധീനമായി പറയുന്നു. പ്രാണൻ അതിനെല്ലാം വിഴുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രാണനെ നിഷേധിച്ചതിലൂടെ എന്തായി? ആത്മാവ് മനസ്സല്ല, ബുദ്ധിയല്ല, പ്രാണനല്ല, മറ്റിന്ദ്രിയങ്ങളല്ല. കർണാന്തരാണാം പ്രവൃത്തി അനുഭവത്തിൽ ഭോക്തൃത്വ ആശങ്ക അനുഭവത്തി, അതൊന്നും ഭോക്താവെന്ന് സംശയിക്കില്ല. അത് വ്യക്തമാകുന്ന സുഷുപ്തിയിലാണ്, പരന്റെ സുഷുപ്തിയിൽ. എന്താണോ ആത്മാവ്, ഇതൊന്നുമല്ല, പ്രാണൻ പോലെയുള്ള ഒന്നുമല്ല. ദേവതാന്തര ഭാവാസ്, അവിടെ മറ്റൊരു ദേവതകളൊന്നുമില്ല പ്രാണനല്ലാതെ. അവിടെ ഒരു ദേവതയുള്ളൂ, അതിനെ നിഷേധിച്ചു. ഇനി മറ്റൊരു ദേവതയും അവിടെ ഇല്ല. ഇനി ഇതിനെല്ലാം നിഷേധിച്ചിട്ടുണ്ട്, പിന്നെ മറ്റൊരു ദേവതയാണോ ആത്മാവ്? അതുമല്ല. ദേവതാന്തര അഭാവാസ എന്ന് പറഞ്ഞപ്പോൾ അവിടെ വീണ്ടും ചോദ്യം വരുന്നു. എന്നാ വതിഷ്ഠ ഇത്യാദ്യ നന്വതിഷ്ഠ ഇത്യാദ്യ ആത്മന്യു ഇത്യന്തേന ഗ്രന്ഥേന ഗുണവ ദേവതാഭേദസ്യ ദർശിതത്വാതിച്ച് തസ്യ പ്രാണേ ഏവ ഏകത്വ അഭ്യുപമാ സർവശ്രുതിഷ ആ നാമഭേർ അരനാഭി നിദർശനേണ സത്യേന ചന്ന പ്രാണോ വ അമൃതം ഇരിജ പ്രാണബാഹ്യസ്യ അന്യസ്യ അനഭ്യുമാ ഭോക്തുഃ യേശോ ഹേവ സർവേ ദേവാ കഥമേകോ ദേവൈതി പ്രാണൈരിജ സർവദേവാനാം പ്രാണേ ഏവ ഏകത്വ ഉപപാദനാച്ച. വീണ്ടും പ്രദോഷം തരും. പലരും ചിന്തിക്കും, എന്തിനാ ഇത്രയധികം പൂർവക്ഷം? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പൂർവക്ഷമാണോ മനസ്സിലാക്കേണ്ടത്? സിദ്ധാന്തമാണ്. സിദ്ധാന്തം, ഒരു സംശയമില്ല. അങ്ങനെ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ പോരെ? സിദ്ധാന്തം പറയുക, വീണ്ടും പൂർവക്ഷം കൊണ്ടുവരിക, വീണ്ടും സിദ്ധാന്തം കൊണ്ടുവരിക. നീണ്ടു നീണ്ടു പോകുന്നു, അവസാനിക്കുന്നില്ല. തനിക്ക് വേണ്ടത് എന്താണ്? സിദ്ധാന്തം, തത്വം. തത്വത്തിൽ ഉറച്ചു നിൽക്കുക, തത്വനിഷ്ഠ, അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പൂർവപക്ഷങ്ങളെ കൊണ്ടുവരുമ്പോൾ വീണ്ടും മനസ്സിന് വികല്പം വരികയാണ്, ചിലരുടെ പരാതിയാണ്. ഒരു തത്വം ഞാൻ ഗ്രഹിച്ചു, എൻ്റെ മനസ്സ് അതിൽ ഉറച്ചിരിക്കുന്നു, വീണ്ടും അതിനെ ഇളക്കുന്നു, വീണ്ടും അവിടെ വികല്പം കൊണ്ടുവരുന്നു, എൻ്റെ മനസ്സിലില്ലാത്ത സംശയങ്ങളെ വീണ്ടും ഉണ്ടാക്കുന്നു, ഇല്ലാത്ത സംശയങ്ങളെ ഉണ്ടാക്കി അതിനെ നിഷേധിച്ച് എന്തിനാ തത്വത്തിലേക്ക് കൊണ്ടുവരുന്നത്? അല്ലാതെ തന്നെ തത്വത്തിന് ഉറപ്പുണ്ടല്ലോ എന്ന്. പക്ഷെ ഭാഷകാരന്റെ ശരി ഇതാണ്, ഈ ഒരു ശൈലിയിലൂടെ അല്ലാതെ ഈ തത്വത്തെ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. കാരണം സിദ്ധാന്തം എന്ന് പറയുന്നത് ലക്ഷ്യമാണ്, അത് ഒരു ശ്രോതാവിനെ സംബന്ധിച്ചിടത്തോളം പ്രാപിക്കേണ്ട ഒരു സ്ഥാനമാണ്, തൽക്കാലം അത് അപ്രാപ്യമാണ്. പൂർവക്ഷങ്ങളെന്ന് പറയുന്ന അവിടേക്കുള്ള വഴികളാണ്. ഒരു പ്രാപ്യസ്ഥാനത്ത് ലക്ഷ്യസ്ഥാനത്ത് ഒരു മാർഗത്തിലൂടെ അല്ലാതെ എത്താൻ പറ്റും. ഒന്നീ നടക്കണം, അല്ലെങ്കിൽ ഓടണം, അല്ലെങ്കിൽ വാഹനത്തെ ആശ്രയിക്കണം, അല്ലെങ്കിൽ പറക്കണം, ഏതെങ്കിലും ഒരു വഴി കൂടിയേ തീരും. വഴി അറിയാതെ ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല. ഭാഷ്യകാരൻ പൂർവക്ഷത്തെ അവതരിപ്പിക്കുന്നത് വഴികളായിട്ട്. അപ്പോൾ വഴികളിലൂടെ സഞ്ചരിച്ച് മാത്രമേ ലക്ഷ്യത്തിലെത്താൻ പറ്റും എന്ന് പറഞ്ഞാൽ, എന്താണ് പൂർവപക്ഷം എന്ന് വ്യക്തമായി ധരിക്കുന്ന ഒരാൾക്ക് മാത്രമേ എന്താണ് സിദ്ധാന്തം എന്ന് ധരിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സിദ്ധാന്തത്തിൻ്റെ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് പൂർവപക്ഷങ്ങളെ ആവർത്തിച്ച് ആവർത്തിച്ച് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഒരാൾ വഴിയിലൂടെ സഞ്ചരിക്കാതെ ലക്ഷ്യത്തിലെത്തും എന്ന് വ്യർത്ഥമായി ധരിക്കും പോലെ ഇരിക്കും. അതുകൊണ്ട് ഇത് കൂടിയേ തീരും ഈ ചർച്ച, അല്ലാതെ ലക്ഷ്യത്തിലെത്താൻ കഴിയത്തില്ല. പിന്നെ ചിലപ്പോൾ ഒരു വലിയ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി പോകുന്നതാണ്, അതിൻ്റെ ഇടത്താവളങ്ങളിൽ എവിടെയെങ്കിലും ചെന്നിരുന്നിട്ട് ആ ഇതാണ് അവസാനം എന്ന് ധരിക്കും പോലെയുള്ളൂ, താൻ ലക്ഷ്യത്തിലെത്തിയെന്ന് ചിലപ്പോൾ ധരിക്കുന്നു. അങ്ങനെ എവിടെയെങ്കിലും ഒരിടത്താവളത്തിൽ ഇരുന്നിട്ട് ഒരാൾ പറയണ ഞാൻ തത്വനിഷ്ഠനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കാണിച്ചു കൊടുക്കുന്നു, എന്താണ് മേളിലോട്ട് ചൂണ്ടിക്കാണിക്കുന്നത്, ഇതല്ല ഇനിയും മേളിലോട്ടുണ്ട് കയറാൻ. അങ്ങനെ നീ ഇവിടെ ഇരുന്ന് വിശ്രമിച്ചാൽ കാര്യം നടക്കത്തില്ല, ഇനി ശേഷിക്കുന്നു, ലക്ഷ്യത്തിൻ്റെ മേളിലാണ്. അങ്ങനെ അന്ധമായിട്ട് ചിലർ തത്വനിഷ്ഠരാകും, പൂർണ്ണമായി എന്ന് ധരിക്കും. അപ്പോഴാണ് പൂർവപക്ഷം വരുന്നത്, അല്ല ഇനിയും മേലോട്ട് കയറാനുണ്ട്, ഇവിടെ വിശ്രമിച്ച കാര്യം നടക്കത്തില്ല, ലക്ഷ്യത്തിലെത്തത്തില്ല. അപ്പോൾ വീണ്ടും വഴി കാണിച്ചു കൊടുക്കുകയാണ്, മുകളിലോട്ട് കയറാനുള്ള വഴി. അതാണ് പൂർവപക്ഷത്തിൻ്റെ ആവശ്യം. അപ്പോൾ വീണ്ടും എഴുന്നേറ്റ് നടക്കേണ്ടി വരും ലക്ഷ്യത്തിലെത്തുന്നത് വരെ. പൂർവപക്ഷം നമ്മുടെ മുമ്പിൽ വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മാർഗം നമ്മുടെ മുമ്പിൽ എത്തി, അതിൻ്റെ അർത്ഥം എന്താണ്? ലക്ഷ്യം ദൂരെയാണ്, ഇനിയുമുണ്ട്. ഇടത്താവളത്തിൽ നമ്മൾ ഭ്രമിച്ചിരിക്കുകയാണ്. അപ്പം അതുവരെ കടന്നു വന്ന മാർഗങ്ങൾ ശരിയാണ്. താഴെ നിന്ന് വേറെ എത്തി എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ അത് അതിൻ്റെ കൊടുമുടിയിലെത്തിയിട്ടില്ല. അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും ഇങ്ങനെ വരുന്നത് പറയുന്നു. ഇവിടെ ഇപ്പോൾ പ്രാണദേവതയെ ശരി നിഷേധിച്ചു, മറ്റ് ദേവതകൾ കാണാമല്ലോ, അതേതെങ്കിലും ആയിക്കൂടെ ആത്മാവ്. എന്തുകൊണ്ട് മുമ്പ് പ്രാണദേവത, അഗ്നിദേവത തുടങ്ങിയ ഭാഗങ്ങളെക്കുറിച്ച് ഉപാസനാ പ്രകടനത്തെ ചർച്ച ചെയ്തു, അധിഷ്ഠ തുടങ്ങി ആത്മനി ഗ്രന്ഥേന ഗ്രന്ഥേന ഗുണവ ദേവത ഭേദസ്യ ദൃശ്യത. ദേവതകൾക്ക് ഭേദം വരുന്ന എന്തുകൊണ്ട്? ഗുണങ്ങളെ കൊണ്ട്. അഗ്നിദേവത വേറെയാണ്, പ്രാണദേവത വേറെയാണ്, ഇങ്ങനെ പറയുന്നു. അതുകൊണ്ട് ഇവിടെ മറ്റേതെങ്കിലും ദേവതയാണോ ഉദ്ദേശിക്കുന്നത്? എന്നാ തസ്യ പ്രാണി ഏകത്വഭ്യൂമ കാര്യമില്ല. കാരണം എല്ലാ ദേവതകളും പ്രാണദേവതയിൽ ഏകീഭവിക്കുന്നു. സർവ ഉപാസനകളുടെയും അന്തിമമായ ഭാഗമാണ് ഹിരണ്യഗർഭ ഉപാസന. ഉപാസനയിലൂടെ നേടേണ്ട പരമമായ സ്ഥാനം ഹിരണ്യഗർഭപ്രാപ്തി, അതിനപ്പുറം ഒന്നും നേടാനില്ല വൈദിക ഉപാസനകൾ. മറ്റുപാസനകളിലെല്ലാം അതാത് ഫലമാണ്. നേരത്തെ പറഞ്ഞല്ലോ, ആയുസ് മുഴുവൻ കിട്ടാനൊരു ഉപാസന, കണ്ണിന് ശരിക്ക് കാഴ്ച കിട്ടാനൊരു ഉപാസന, പശുവിനെ കിട്ടാനൊരു ഉപാസന, സന്താനങ്ങൾ ഉണ്ടാകാൻ ഉപാസന, സുഹൃത്തുക്കൾ ഉണ്ടാകാൻ ഉപാസന, ഇതൊക്കെ വേറെ വേറെ ഫലങ്ങളുള്ളതാണ്. അവിടെയെല്ലാം ഉപാസ്യമായ ദേവതകളും വേറെ, പക്ഷെ പ്രാണോപാസനയാണ് മുഖ്യം, ഹിരണ്യഗർഭപ്രാപ്തിയാണ് മുഖ്യമായ ഫലം. അതുകൊണ്ട് സർവ ഉപാസന ഫലവും ഇതിൽ അന്തർഭവിച്ചിരിക്കുന്നു. സർവ ഉപാസ്യ ദേവതകളും ഇതിൽ അന്തർഭവിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള പ്രാണദേവതയെ നിഷേധിച്ചാൽ പിന്നീട് ഒരു ദേവതയും ശേഷിക്കത്തില്ല. തസ്യ പ്രാണേവ ഏകത്വഭ്യുമാൻ സർവ ശ്രുതിഷു ഹരനാഭി നദർശൻ. ശ്രുതികളിൽ പലയിടത്തും പറയും ഹരനാഭി ദർശൻ, ആരക്കാലുകളും അതിൻ്റെ നാഭി, വണ്ടിച്ചക്രം അതിൻ്റെ. ഈ എല്ലാ ആരക്കാലുകളും ഒരു കേന്ദ്രത്തിലേക്ക് വരുന്ന പോലെ എല്ലാ ദേവതകളും ആ പ്രാണദേവതയിൽ ഏകീഭവിക്കുന്നു. ഇത് പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. സത്യേന ഛന്നഹ പറഞ്ഞിരിക്കുന്നു. സത്യം വിരാട് സ്ഥൂല ദേഹം, അതിനാൽ അച്ഛന്നമായിരിക്കുന്നവൻ. അല്ലെ, നമ്മൾ വിരാട് ദേഹത്തെ കാണുന്നുണ്ട്, പ്രാണദേവതയെ കാണുന്നുണ്ട്. അപ്പോൾ ഈ വിരാട് സ്ഥൂല ദേഹം പ്രാണദേവതയുടെ ഇരിപ്പിടമായതുകൊണ്ട് സത്യമാണ്. അതിന് മഹത്വമില്ല. രാജാവ് ഇരിക്കുന്ന സിംഹാസനത്തിൽ മറ്റുള്ളവരുടെ കസേര പോലെ അല്ല, അതിനൊരു മഹത്വമുണ്ട്. അതുകൊണ്ട് വിരാട് ദേവത ഇരിക്കുന്ന ഈ സ്ഥൂല പ്രപഞ്ചം അത് സത്യമാണ് എന്ന് ആപേക്ഷികമായി പറയുന്നു. അവിടേക്ക് എന്താണ്, ഈ സമ്പൂർണ്ണ പ്രപഞ്ചവും ഒരു ദേവതയുടെ ശരീരമാണെങ്കിൽ പിന്നീടൊന്നും അവശേഷിക്കുന്നില്ലല്ലോ. സർവ്വദേവതകളും ആ ദേവതയിൽ അന്തർഭവിച്ചിരിക്കുന്നു. പ്രാണോ അമൃതം, ആ പ്രാണന ദേവതയെ തന്നെ കുറിച്ച് പറയുന്നത് അമൃതമാണ്. മറ്റുള്ള ദേവതകളെ അപേക്ഷിച്ച് മറ്റുള്ളതെല്ലാം അതിൽ വിലയും പ്രാപിക്കുന്നു. മറ്റുള്ളതെല്ലാം വിലയും പ്രാപിക്കുമ്പോഴും അത് നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇതിജ പ്രാണബാഹ്യസ്യ അന്യസ്യ അനഭ്യുമാ ഭോക്തഹു. അതുകൊണ്ട് ആ പ്രാണദേവതയിൽ നിന്ന് അന്യമായി ഒരു ഭോക്താവ് ഇവിടെ ഉണ്ടെന്ന് വേറൊരു ദേവതയെ സ്വീകരിക്കാനും സാധ്യമല്ല. ഭോക്താവ് ആത്മാവ് തന്നെയാണ് യേശ ഉക്യേവ സർവേ ദേവാഹ. സർവ്വദേവതകളും ഇവൻ തന്നെയാണ്. കഥമേകോ ദേവയിതി പ്രാണയിതി. ശരി, ഒരുപാട് ദേവതകളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, സൂര്യനും ചന്ദ്രനും അഗ്നിയും എല്ലാം. ഒരു ദേവനെ കുറിച്ച് പറയുക, ഏകദേവൻ ആരാണ്? അത് പ്രാണൻ. പ്രാണനാണ് എന്ന് പറയും. അപ്പോ വേദങ്ങളിലും ഇവിടെയും ഉപനിഷത്തിലൊക്കെ ചർച്ചയുണ്ട്. ദൈവം ഏകനാണോ അതോ പലതാണ്? നമ്മൾ സാധാരണ പറയാറുണ്ട് എന്താണ്, നമുക്കൊരു ദോഷമായിട്ട് നമ്മൾ ഒരുപാട് ദേവതകളെ സ്വീകരിക്കുന്നു, മറ്റു ചിലരെല്ലാം ഒരു ദൈവത്തെ സ്വീകരിക്കുന്നുള്ളൂ. അത് ഒരു പോരായ്മയാണ്. പലരും വന്ന് സങ്കടത്തോടെ പറയാറുണ്ട്, എന്താ സംബന്ധമായി പോയി, ഇവിടെ 33 കോടി ദേവതയുണ്ട്, പക്ഷേ എൻ്റെ അയൽവാസിക്ക് ഒരു ദേവനേ ഉള്ളൂ, അവന് എത്ര ഭാഗ്യവാനാണ്. ഇവിടെയും അക്കാര്യം തന്നെ പറയുന്നത്, ദേവൻ ഒന്നേ ഉള്ളൂ. കഥമ ഏകോ ദേവ പ്രാണനാണ്, പ്രാണദേവതയാണ്. കാരണം ഏകത്വം അനേകത്വം ഇതെല്ലാം ആപേക്ഷികമാണ്. ദ്വൈതത്തിൽ അന്തർഗതമാണ് ഏകമെന്ന് പറഞ്ഞാലും അനേകമെന്ന് പറഞ്ഞാലും. അപ്പൊ ദേവൻ ഈശ്വരൻ ഏകം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏകൻ എന്ന് പറയുന്നത് വലിയ ശ്രേഷ്ഠമായ കാര്യമൊന്നുമല്ല, അത് ദേവതാ തലത്തിൽ പറയുന്നതാണ്. ഇവിടെ പറയുന്ന തത്വത്തിന്റെ തലത്തിൽ ഏകമൊന്നും അനേകമൊന്നും ഒന്നും പറയാൻ കഴിയില്ല. അതിന് പറയുന്ന എന്താണ്? അദ്വയം. ഏകവും അനേകവും അല്ലാത്തതുകൊണ്ടാണ്, അനേകമുള്ളിടത്ത് ഏകമുണ്ട്. അവന്റെ ദൈവം ഒന്നെന്ന് പറയുന്നത് ഒരു മഹത്തായ കാര്യമൊന്നുമില്ല. ദൈവം ഒന്നെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ ദൈവം കേവലം ഈ പ്രാണതലത്തിലുള്ള ഒരു ദൈവത്തെ, അത്രയേ ഉള്ളൂ അവിടെ ദൈവസങ്കല്പം. അതിനപ്പുറമുള്ള പരമാർത്ഥ തത്വത്തെ അല്ല പറയുന്നത്. ഇവിടെ പറയുന്ന ഈ പ്രാണദേവത അതിനെയാണ് ഏകദൈവം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അത് പറയുന്നത്? സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യുന്ന നിഗ്രഹാനുഗ്രഹശക്തിയുള്ളതാണ്, ഏകനാണ്. അത് തത്വചിന്തയുടെ പരമകാഷ്ടയങ്ങളുണ്ട്. ദൈവസങ്കല്പത്തിന്റെ ഏറ്റവും ഉയർന്ന തലമൊന്നുമല്ല ഈ ഒരു ദൈവമെന്ന് പറയുന്നു. മുമ്പ് പറഞ്ഞതുപോലെ ലൗകികമായ ദൃഷ്ടിയിലാണ് അത്, പൂർണ്ണമായ ആധ്യാത്മിക ദൃഷ്ടിയല്ല, ആധ്യാത്മിക കാഴ്ചപ്പാടല്ല. പൂർണ്ണമായ ആധ്യാത്മിക കാഴ്ചപ്പാടിൽ എന്താണ്? അത് അദ്വൈതം. അതാണ് അദ്വൈതം എന്ന് പറഞ്ഞാൽ ഏകം എന്നുള്ള അർത്ഥമല്ല. ഏകം പലതുള്ളിടത്ത്, ഏകത്തിനും അനേകത്തിനും അപ്പുറമാണ് അദ്വൈതം. അപ്പൊ ഏകദൈവം എന്ന് പറയുന്നത് എന്താണ്? ആ അദ്വൈത സങ്കല്പത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് ഒരു നിലവാരം കുറഞ്ഞ കാഴ്ചപ്പാടാണ്. നാനാ ദേവതകളെ കുറിച്ച് സങ്കല്പിക്കുമ്പോൾ അത് നിലവാരമുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് ഏകദൈവ വിശ്വാസം കേമോ എന്ന് പറയുന്നത് അതിനെ ഏറ്റുപറയുന്നു. ഈ പല ദേവതാ വിശ്വാസത്തെ അപേക്ഷിച്ചത് ശ്രേഷ്ഠമാണെങ്കിലും അത് പരമമായ തത്വം അല്ല. അതൊരു തത്വദർശനമല്ല, ഒരു ആപേക്ഷികമായ കാഴ്ചപ്പാട്. ഒരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യന്റെ ലൗകിക ബുദ്ധി നിന്നുകൊണ്ടുള്ള ഒരു കണക്കുകൂട്ടലാണ്. കണക്കുകൂട്ടുന്നതുകൊണ്ടേ പറയുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല്. അത് ലൗകിക ബുദ്ധി അപേക്ഷമായ ഒരു കാര്യമാണ്. അതിന് നമ്മൾ പറയുന്ന പോലെ വലിയൊരു തത്വമോ വലിയൊരു സത്യമോ ഒന്നും അതിനകത്തില്ല. അതിവിടെയും പറയുന്നുണ്ട്, ഈ പലതായി കാണപ്പെടുന്ന ദേവതകളെല്ലാം ഒന്നാണ്. അതെവിടെ പറഞ്ഞാലും അതിന് പരമാവധി ചെന്നെത്താമെന്നുള്ള ഈ പ്രാണദേവതയുടെ തലമാണ്. ഇവിടെ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നതാണ്, വേറെടുത്ത് ഏകദേവൻ എന്ന് പറയുന്നത്. പുനഃസൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായി പറയുന്നു. അദ്വൈതം അതല്ല പറയുന്നു, അതിനും ഒരുപടി കൂടി കിടന്ന പറയുന്നു. അത് അദ്വൈതമാണ്. ആ വ്യത്യാസം മനസ്സിലാകും. അപ്പോൾ അയൽവാസിയെ കുറിച്ച് അസൂയ തോന്നത്തില്ല. അവന് ഒരു ദൈവമേ ഉള്ളൂ, എനിക്ക് പല ദൈവമായി പോയി എന്ന് പറയത്തില്ല. സർവദേവാനാം പ്രാണ ഏകത്വ ഉപപാദനാച്ച. അതുകൊണ്ട് ഇവിടെ ശ്രുതി സർവദേവതകളെയും പ്രാണത്തിൽ പ്രാണനിൽ ഏകീഭവിപ്പിക്കുന്നു, ഒരു ദൈവമേ ഉള്ളൂ. അതിവിടെയും സമ്മതിക്കുന്നു, അല്ല പല ദൈവങ്ങളൊന്നുമില്ല, ഒരു ദൈവത്തെ ആരാധിച്ചാൽ മതി എന്ന് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ആ ദൈവമല്ലാതെ വേറെ ആരാധ്യനായി വേറെ ദൈവങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. വീണ്ടും സംശയം വരുന്നു. അതുകൊണ്ട് ഇവിടെ എന്താണ് പറഞ്ഞത്? മറ്റൊരു ദേവതയൊന്നുമില്ല ഇവിടെ. അവിടെ ഒരു പ്രാണദേവതയുള്ളൂ, അതല്ല ആത്മാവ്. തഥാ കർണഭേദേഷു അനാശങ്ക ദേഹഭേദേഷു സ്മൃതി ജ്ഞാന ഇച്ഛാദി പ്രതിസന്ധാന അനുപത്തേഹി നഹി അന്യദൃഷ്ടം അന്യസ്മൃതി ജാനാദി ഇച്ഛതി പ്രതിസന്ധാദിവ തസ്മന്ന കർണഭേദവിഷയെ ഭോക്തൃത്വ ആശങ്ക വിജ്ഞാനം മാത്ര വിഷയാവ കഥാചിതപി ഉപപദ്യതേ. കരണഭേദങ്ങൾ എല്ലാം ശങ്കിക്കേണ്ട കാര്യമില്ല. അതിലെവിടെയെങ്കിലും ആത്മത്വ ബുദ്ധി, അതും അങ്ങനെ ശങ്കിക്കേണ്ട കാര്യമില്ല. അതെന്ന് പറയുന്നത് എന്താണ്? ദേഹഭേദേഷു വ്യക്തമാകും. ഇപ്പോ ദേവത എന്നുള്ള വിടട്ടെ, അത് വിടാം. നമുക്ക് ഭൗതികമായ യാഥാർത്ഥ്യത്തിലേക്ക് വരാം. എന്താണ് ആത്മാവ്? പ്രാണനാണോ, മനസ്സാണോ, കണ്ണാണോ, ചെവിയാണോ, മൂക്കാണോ, അങ്ങനെ ഓരോന്നിനെ കുറിച്ചും ചിന്തിക്കാം. അവിടെയെങ്ങും കാരണം എന്തുകൊണ്ടങ്ങനെ പറയുന്നു? ഇവിടെ ഉറങ്ങിക്കിടക്കുന്നവനെ നോക്കിയാൽ പറയുന്നു, ആത്മാവിനെ കുറിച്ച് അന്വേഷിക്കുന്നു. ഉറങ്ങിക്കിടക്കുന്നവനിൽ കൈയും കാലും കണ്ണും മൂക്കും എല്ലാം കാണുന്നുണ്ട്. അവിടെ പ്രാണൻ പ്രകടമായി കാണുന്നു. മനസ്സാണെങ്കിൽ ഉറങ്ങിക്കിടന്നാലും ഉണർന്നിരുന്നാലും വേറൊരാൾക്ക് കാണാൻ കഴിയില്ല, അന്യന്റെ മനസ്സ്. അതും അവിടെ ഉണ്ടെന്ന് തന്നെ കരുതാൻ കാണും, കാരണം ഉണർന്നു വരുമ്പോൾ അത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെവിടെയെങ്കിലുമാണോ ഈ ആത്മാവ്? അതാണ് സാധാരണ പറയില്ല ഇന്നത്തെ പഠിപ്പുള്ളവർ, അത് തലച്ചോറിലാണ് ഇരിക്കുന്നത് എന്ന് പറയും. ഇതെല്ലാം ആ തലച്ചോറിൻ്റെ പ്രവർത്തനമാണ്, എന്നുവെച്ചാൽ ബ്രെയിൻ അതിൻ്റെ പ്രവർത്തനമാണ്. അതിന് ചില ഭാഗങ്ങളാണ്, അന്നവർ ചില പേരുകളൊക്കെ പറയും. അവിടെ ആ സൂക്ഷ്മരൂപത്തിലിരിക്കുകയാണ് ആ ജീവൻ. അതാണ് കർണഭേദങ്ങളിലുള്ള ആശങ്ക എന്ന് പറയുന്നത്. സൂക്ഷ്മകോശങ്ങളിലെല്ലാം ഇരുന്ന് പ്രവർത്തിക്കുകയാണത്, അതാണ് ഈ ജീവൻ ആത്മാവെന്നൊക്കെ പറയുന്നതെന്ന് പറയുന്നു. അതുകൊണ്ടല്ലേ കോശങ്ങളിലൊക്കെ പരീക്ഷണം നടത്തുന്നു ആത്മാവിനെ കണ്ടുപിടിക്കാൻ. നമ്മുടെ ചലനങ്ങളൊക്കെ ഉണ്ട്, ചില ഊർജ പ്രവാഹങ്ങളൊക്കെ ഉണ്ട്, അതാണ് അതിൻ്റെ തുടക്കം, അതാണ് ആത്മാവ്. അതിന് പുതിയ പേരുകളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത്തരം കാഴ്ചപ്പാടുകളൊക്കെ നിഷേധിക്കുകയാണ്, പറയുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഇവിടെ സ്മൃതി, ജ്ഞാനം, ഇച്ഛ, പ്രയത്നം, ഇതിൻ്റെ എല്ലാം ഒരു പ്രതിസന്ധാനം, അനുസ്യൂതത കാണുന്നു. ഇത് നോക്കാം. രാമനും കൃഷ്ണനും രണ്ടുപേര്. രാമനെ നമ്മൾ ആത്മാവായെടുത്തത് ആ രാമൻ തന്നെ, ആ കാണുന്ന രൂപങ്ങൾ തന്നെ, അതെല്ലാം കൂടെ കൂടിച്ചേർന്നതിന് ആത്മാവായെടുത്തു. കൃഷ്ണനെയും അതായിട്ടെടുത്തു, രണ്ടാത്മാവ്. ഇവിടെ പറയുന്ന പോലെ അതിനപ്പുറം ഒരു ആത്മാവൊന്നുമില്ല. കണ്ണും മൂക്കും ഈ കാണുന്നതിന് മാത്രം ചാർവാകൻ പറയുന്ന പോലെ അതിനെ ആത്മാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ രാമൻ അറിയുന്നു, സ്മരിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ ഒരു തുടർച്ച രാമനിലേ ഉള്ളൂ, കൃഷ്ണനില്ല. രാമൻ്റെ അറിവിൻ്റെ തുടർച്ച കൃഷ്ണനിലുണ്ടോ? ഇല്ല. രാമൻ്റെ സ്മരണയുടെ തുടർച്ച കൃഷ്ണനിലുണ്ടോ? ഇല്ല. അങ്ങനെ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? ഇത് രണ്ടും രണ്ടാണ്. രാമന്റെ പ്രവൃത്തിയുടെ തുടർച്ച കൃഷ്ണനുണ്ടോ? ഇല്ല. രണ്ടും വ്യത്യസ്തമാണ്. അതുപോലെ ഈ ഒരു ശരീരത്തിൽ ഏതെങ്കിലും ഒരു കർണത്തെ ആത്മാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തെ ആശ്രയിച്ച് സ്മൃതി, ജ്ഞാനം, ഇച്ഛ, പ്രവൃത്തി എല്ലാം തുടരത്തുള്ളു. മറിച്ച് എന്നെ ആശ്രയിച്ച് എന്നിലത് നടക്കത്തില്ല. ഞാൻ അറിയുന്നു, ഞാൻ സ്മരിക്കുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു, ഞാനത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അവയുടെയൊക്കെ പ്രതിസന്ധാനം അത് നടക്കത്തില്ല. അതിന് എന്ത് പറയേണ്ടി വരും? കണ്ണ്, കണ്ണ് കണ്ടു, കണ്ണ് കണ്ടതിനെ സ്മരിക്കുന്നു, ഞാനെന്ന് പറയാൻ കഴിയത്തില്ല. ചെവി കേട്ടു, ചെവി കേട്ടതിനെ സ്മരിക്കുന്നു. ഓരോ അവയവങ്ങളും പ്രത്യേകം പ്രത്യേകം ആത്മാവാണെങ്കിൽ അവരെല്ലാം സ്വതന്ത്രമായി അറിയുകയും കേൾക്കുകയും സ്മരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, അതില്ലാതെ. അതാണ് ഞാൻ. ആ ഞാൻ എന്നുള്ള ഒരു സംഭവം ഇല്ലാതെ, ഇതിൻ്റെ ഒരു സംയോജകനില്ലാതെ. അതുകൊണ്ട് ഈ സ്ഥൂലമായ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ സൂക്ഷ്മമായ ഏതെങ്കിലും കോശങ്ങളോ അത് ഏതിനെങ്കിലും ഒന്നിൽ ആത്മാവിനെ കണ്ടെത്താൻ ശ്രമിച്ചാൽ അതാണ് ആത്മാവിൻ്റെ ഉറവിടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരവ്യാപകമായി നടക്കുന്ന ഈ പ്രവർത്തനങ്ങളുടെ ഏകോപനം ഈ ശരീരത്തിൽ സംഭവിക്കാതെ വരും. ഏതുപോലെ രാമനും കൃഷ്ണനും വ്യത്യസ്തമായി നടക്കുന്ന രണ്ട് സംഭവങ്ങളെ ഏകോപിപ്പിക്കാൻ അവിടെ ഒരാളില്ല. അതുകൊണ്ട് രാമന്റെ സ്മരണ കൃഷ്ണനിൽ തുടരില്ല, രാമന്റെ പ്രവൃത്തി കൃഷ്ണനിൽ തുടരില്ല, അങ്ങനെയുള്ള ദോഷങ്ങൾ വരും. അതുകൊണ്ട് ഇതിലേതെങ്കിലും ഒന്നിനെ ആത്മാവായി സ്വീകരിക്കാൻ കഴിയത്തില്ല. അത് ഈ ശരീരത്തിലെ ഏറ്റവും സൂക്ഷ്മമായ മനസ്സുൾപ്പെടെയുള്ള ഏതിനെടുത്താലും ശരി, ഇതിനൊന്നിനെ ആത്മാവായി സ്വീകരിച്ചാൽ ഈ ഒരു സ്മൃതി ജ്ഞാന ഇച്ഛാദി പ്രതിസന്ധാനം ഇതിൻ്റെ ഈ തുടർച്ച സംഭവിക്കാതെ പോകും. എന്നാൽ അന്യദൃഷ്ടം അന്യസ്മൃതി ജ്ഞാനാദി ഇച്ഛതി പ്രതിസന്ധാദിവ പറയുന്നു. ഒരുവൻ കണ്ടതിന് വേറെ ആൾക്കാർ തുടർന്ന് കാണാൻ കഴിയുന്നില്ല, തുടർന്ന് ഓർക്കാൻ കഴിയുന്നില്ല, തുടർന്ന് ആഗ്രഹിക്കാൻ കഴിയുന്നില്ല. മൊത്തത്തിൽ ഒരു തരത്തിലുള്ള തുടർച്ചയും അവനിലെ സംഭവിക്കും, വേറെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ആ ഉറങ്ങിക്കിടക്കുന്നവൻ്റെ ഏതെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു അംശം അവിടെ ആത്മാവെന്ന് ധരിക്കാൻ മതി. ആ അവൻ്റെ ബ്രെയിനിലോ അതിൻ്റെ ഏതെങ്കിലും ഒരു സെല്ലിലോ എവിടെയെങ്കിലുമാണ് ആത്മാവ്, അവിടെയൊന്നും സ്വീകരിക്കാൻ കഴിയത്തില്ല. തസ്മാ ന കർണഭേദ വിഷയ ഭുക്തൃത്വ ആശങ്ക. അതുകൊണ്ട് ഈ ഏതെങ്കിലും ഒരു കർണഭേദം, ഒരു അംശം ആ ശരീരത്തിലെ ഏറ്റവും സൂക്ഷ്മമായ ബ്രെയിനായാലും ശരി, അവിടെയൊന്നും ആത്മാവിനെ സ്വീകരിക്കാൻ വയ്യ. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഞാൻ എന്നുള്ള അനുഭവം, എൻ്റെ അനുഭവം, എൻ്റെ ഈ ഏകോപനം ഇത് സംഭവിക്കാതെ ഉടന്നു വരുമ്പോൾ അത് അനുഭവിക്കുന്നുണ്ടല്ലോ. ഇനി വിജ്ഞാന മാത്ര വിഷയമാ കഥാചിത ഉപദ്ധ്യതേ പറയുന്നു. ഉറങ്ങിക്കിടക്കുന്നവനും ഉണർന്നവനും തമ്മിൽ എന്താ വ്യത്യാസം, മുഖ്യമായ വ്യത്യാസം? വ്യത്യാസം മുഖ്യമായ വ്യത്യാസം ഇതാണ്, എന്താണോ, ഉറങ്ങുന്നവന് അറിവില്ല, ഉണർന്നിരിക്കുന്നവന് അറിവുണ്ട്. എന്തറിവ്? ഈ ശബ്ദസ്പർശ രൂപരസ ബന്ധങ്ങളെ കുറിച്ചുള്ള അറിവ്, തന്നെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ്, ആത്മാവിനെ കുറിച്ച്, അനാത്മാവിനെ കുറിച്ചുള്ള അറിവ്. അപ്പോൾ ആ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അറിവ് അതിനെ ആത്മാവങ്ങ് സ്വീകരിക്കുക, എന്താ ദോഷം? ആ അറിവിനെ ഞാൻ അഹമെന്ന് പറയുന്നു, ആ അറിവ് അറിയുന്നു, ഇച്ഛിക്കുന്നു, സ്മരിക്കുന്നു, അതിൻ്റെ തുടർച്ചയുണ്ട്, അറിവിൻ്റെ തുടർച്ചയുണ്ടല്ലോ. അപ്പോൾ അറിവിനെ സ്വീകരിക്കുക. അറിവെന്ന് പറയുമ്പോൾ ഏതാണ്? സുഷുപ്തിയിൽ ഇല്ലാതിരുന്നതും ജാഗ്രതയിൽ ഉള്ളതും, ജാഗ്രതയിൽ സ്വപ്നത്തിനും ഉള്ളതുമായ അറിവ്, അതിനെ സ്വീകരിക്കുക. അത് പറ്റത്തില്ല, അതുമല്ല. എന്തുകൊണ്ട്? കാരണം അത്തരം ഒരു അറിവില്ലാതെയും സുഷുപ്തിയിൽ താൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കേവല വിജ്ഞാനം, വിജ്ഞാനം മാത്രം എന്ന് പറയുന്നുണ്ട്. കേവല വിജ്ഞാനം ഏകദേശം ഇത്തരത്തിലൊക്കെയാണ് ക്ഷണിക വിജ്ഞാനവാദികളും മറ്റും ചിന്തിക്കുന്നത്. അവര് ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ അനുസ്യൂതമായിരിക്കുന്നു. ഈ ശബ്ദസ്പർശ ആദി വിജ്ഞാനങ്ങളെ ആശ്രയിക്കാതെ അനുസ്യൂതമായിരിക്കുന്ന ആ വിജ്ഞാനത്തെ, ആ സത്യം സ്വീകരിക്കാതെ ബാഹ്യമായ വിജ്ഞാനത്തെ മാത്രം സ്വീകരിച്ചു. പിന്നെ രണ്ടിനും രണ്ടായി, സുഷുപ്തിയിൽ വാസ്തവത്തിൽ ശേഷിക്കുന്ന വിജ്ഞാനമാണ്, ജാഗ്രതയിൽ സ്ഫുരിക്കുന്ന വിജ്ഞാനമാണ്, ഇതിനെ അവർ രണ്ടാക്കി. ആ തുരിയ രൂപത്തിൽ അനുസ്യൂതനായിരിക്കുന്ന വിജ്ഞാനത്തെ വിട്ടിട്ട് ജാഗ്രതയിൽ ബഹിർമുഖമായിരിക്കുന്ന വിജ്ഞാനത്തെ ആത്മാവായി സ്വീകരിക്കാൻ ശ്രമിക്കുന്നു. അതും സാധ്യമല്ല. സുഷുപ്തിയുള്ളിടത്തോളം കാലം അത് സാധ്യമല്ല എന്ന് അതുകൊണ്ട് വിജ്ഞാനം മാത്രം വിഷയമോ കഥാചിത അഭിഭവത്തി. അതുകൊണ്ട് സുഷുപ്തിയെ നിരൂപണം ചെയ്യുമ്പോൾ അത് ആ കേവല വിജ്ഞാനത്തെയും ആത്മാവായി സ്വീകരിക്കാൻ സാധ്യമല്ല. വീണ്ടും വരുന്ന ചോദ്യം, എന്നാൽ നന്ന സംഘാതേവാസ്തു ഭുക്ത, ഈ സംഘാതം പഞ്ചഭൂത സംഘാതം ചാർവാകന്മാരും മറ്റും പറയുന്നതാണ്, ഭൂതചതുഷ്ടയം ആകാശത്തെ അവരംഗീകരിക്കുന്നില്ല, ഒരു ഭൂതമായിട്ട് ബാക്കിയുള്ള നാല് പൃഥ്വിയോ തേജോ വായു ഇതിന്റെ സംഘാതം ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇതിന് ഭോക്താവാൻ കഴിയത്തില്ല. ഇതിന്റെ സംഘാതമാണ് ഭോക്താവ് സ്വീകരിച്ചത്. കിം വ്യതിരിക്ത കൽപ്പന എന്തിനും ഇതിനെല്ലാം പിന്നെ ഒരു ആത്മാവിനെ കൽപ്പിക്കണമെന്ന ആഭേശന് വിശേഷ ദർശന ഇവിടെ ആത്മാവ് മനസ്സിലാക്കി തരാൻ വേണ്ടി സുഷുപ്തിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് ചില പ്രത്യേകതകളുണ്ട്. അത് ഒരു കാര്യം നേരത്തെ പറഞ്ഞു, എന്താണോ അസങ്കീർണത അവിടെയില്ല. സുഷുപ്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ വ്യക്തതയാണ്. വാസ്തവത്തിൽ നമ്മൾ ധരിക്കുന്ന എന്താണോ സുഷുപ്തി ഒന്നും അറിയാത്തതാണ്. സുഷുപ്തി സുഷുപ്തിയെ കുറിച്ച് ഇത്രയേ പറയാൻ കഴിയൂ, ഒന്നും അറിയാത്തതാണ്. പക്ഷേ ആത്മാവിനെ അറിയുന്നതിന് ജാഗ്രതത്തിനേക്കാൾ വ്യക്തതയുള്ള സ്ഥാനം സുഷുപ്തിയാണ്. ആ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് സുഷുപ്തിയോടെ സ്വീകരിച്ചിരിക്കുന്നത്. ഈ സുഷുപ്തി സുഷുപ്തി ഉറക്കം ഉറക്കം എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്, അവർ തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ ധരിക്കരുത്. സുഷുപ്തിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് കേവലം ഒരു ദൃഷ്ടാന്തം എന്നുള്ള നിലയ്ക്കാണ് മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കാണുന്ന ഒന്നും പരമാർത്ഥമല്ല. തത്വജ്ഞന്റെ ദൃഷ്ടിയിൽ ഇതിനല്ല പരമാർത്ഥം. പരമാർത്ഥമായൊന്നുണ്ട്. ആ പരമാർത്ഥമായ ഒന്ന് ഈ രൂപത്തിലൊക്കെ അനുഭവപ്പെടുന്നതാണ്. ഇതല്ലാതെ അതിന് പറയും ഏതുപോലെ മരുമരീചിക പോലെ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? മരുമരീചിക പരമാർത്ഥം ഒന്നാണോ? അല്ല, അതല്ല. മരുമരീചിക പോലെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അത് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി. മരുമരീചിക പോലെ ആകുന്നുണ്ട്, മരുമരീചിക അല്ല. എന്തുകൊണ്ട്? അതൊരു ദൃഷ്ടാന്തം മാത്രമാണ്. ദാഷ്ടാന്തികം വേറെയുണ്ട്. അതുപോലെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് ആണ് പറയുന്നത്. ഒരു വ്യക്തതയ്ക്ക് വേണ്ടി മാത്രം സുഷുപ്തിയെടുത്ത് ചർച്ച ചെയ്യുന്നതാണ്. ഇവിടെ ആധ്യാത്മിക വിചാരത്തിൽ ശ്രവണ മനന നിധ്യാസനങ്ങളിലെല്ലാം പ്രാധാന്യം ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ ജാഗ്രതത്തിനാണ്, സ്വപ്നത്തിനോ സുഷുപ്തിക്കോ അല്ല. എന്തുകൊണ്ട്? ഇതിന്റെ നിർണയം ജാഗ്രത സംഭവിക്കുന്നു. ഇതെല്ലാം ശ്രവണ മനനങ്ങളെല്ലാം അതിന്റെ നിർണയത്തിന് വേണ്ടിയിട്ടാണ്. ആ സ്വപ്നത്തിനോ സുഷുപ്തിയിലോ സംഭവിക്കേണ്ടതല്ല. ആ നിർണയത്തിന് പകരം സ്വപ്നമോ സുഷുപ്തിയോ ഒന്നുമല്ല. തെറ്റിദ്ധാരണ വരും. എങ്ങനെ? ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു, സദാ സൗമ്യ സമ്പന്നോ ഭവതി, സദാ അപീതോ ഭവതി. എല്ലാ ഉപാധികളെയും വിട്ടിട്ട് ആത്മാവ് സുഷുപ്തിയിൽ പരബ്രഹ്മത്തോടെ ഏകീഭവിച്ചിരിക്കുന്നു. ആത്മാവിന്റെ സ്വരൂപസ്ഥിതി, ദ്വൈത നിവൃത്തി, സർവോപാധി വിനർമുക്തി തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും സമർത്ഥിക്കുന്നത് സുഷുപ്തിയിലാണ്. അതുകൊണ്ട് ജാഗ്രതത്തിനേക്കാൾ പ്രാധാന്യം സുഷുപ്തിക്കാണ്. അതിന് ചിലർ അങ്ങനെയും ധരിക്കുന്നുണ്ട്. എന്താണ്? അതാണ് വാസ്തവമെങ്കിൽ ശ്രുതിയാണ്, വാസ്തവമെങ്കിൽ ഉറങ്ങിയാൽ മതിയെന്ന്. ഉറക്കമാണല്ലോ കാമ്യമായിരിക്കുന്നത്. എന്തുകൊണ്ട്? അവിടെ സ്വരൂപസ്ഥിതിയാണ്. അപ്പൊ ജാഗ്രതയിലിരിക്കേണ്ട ഉറങ്ങാം. അങ്ങനെ ചിന്തിക്കുന്നത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. അപ്പൊ എല്ലാ ആധ്യാത്മിക സാധനങ്ങളോടെ നിഷ്പ്രഭമാകും. അലസനും മന്ദനും ഒക്കെ ഉള്ളതായി തീരും ആധ്യാത്മികത. കൂടുതൽ ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന അവരാണ്. അതുകൊണ്ട് അതല്ല ഇവിടെ പറയുന്നു. ഉറക്കം ഉറക്കം എന്ന് പറഞ്ഞിട്ട് ദേവീയ താരം കിടന്ന് ഉറങ്ങിക്കളയരുത്. നല്ല ഉറക്കം കിട്ടുന്നവർ ഭാഗ്യവാനാണെന്നും വിചാരിക്കരുത്. ഈ പറയുന്ന ചർച്ച ജീവിതത്തിൽ ഒരിക്കലും ഉറങ്ങിയിട്ടില്ലാത്തവർക്കും മനസ്സിലാകും. അതിനു വേണ്ടിയിട്ടാണ് വേറൊരുവിന്റെ ഉറക്കത്തെ കാണിച്ചത്. ഉറക്കവും ഈ പറയുന്ന ജാഗ്രതയിലെ ചർച്ചയുമായിട്ട് ഒരു ബന്ധവുമില്ല. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ അതൊരു കേവലം ദൃഷ്ടാന്തം മാത്രമാണ്. ആത്മബോധം ഉറക്കത്തിൽ സംഭവിക്കത്തില്ല, അത് ജാഗ്രതയിലേ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് ഉറക്കം ഇതിനൊരു പ്രതിവിധിയല്ല. നിങ്ങൾ നല്ലവണ്ണം ഉറങ്ങുന്നു അതോ അങ്ങനെ അല്ലാതെ ഉറങ്ങുന്നു എന്നുള്ള കാര്യത്തിന് ഇതുമായിട്ടൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉറങ്ങാം. ഇനി ഉറക്കമാണ് പരമാർത്ഥം എന്ന് പറഞ്ഞതുകൊണ്ട് ഉറക്ക കുളി കഴിച്ചാലും ഉറങ്ങാനും ശ്രമിക്കരുത്. കാരണം അതല്ലേ ഇവിടെ പറഞ്ഞു വരുമ്പോൾ അതാണ്. എന്താണ് ഉറക്കത്തിൽ സ്വരൂപസ്ഥിതി, ജാഗ്രതത്തിൽ എന്താണ് പ്രപഞ്ചാനുഭവം, ഇതല്ലേ പറഞ്ഞു വരുന്നു. പക്ഷെ അത് ഓർക്കണം, അത് കേവലം ദൃഷ്ടാന്തം മാത്രമാണ്. ആധ്യാത്മിക സാധന എന്നുള്ളതിനു വേണ്ടി ഉറങ്ങാൻ വേണ്ടി എന്തുകൊണ്ടല്ല, അതാണ് പറഞ്ഞത്. എന്താണ് ജാഗ്രതത്തിൽ വിഷയങ്ങൾ സങ്കീർണമായിരിക്കുന്നു, ഉറക്കത്തിൽ അത് വേറിതിരിയുന്നു. അത് ജാഗ്രതത്തിലുള്ള മനനത്തിന് അതൊരു സൗകര്യം മാത്രം, അത്രയേ ഉള്ളൂ. ചെറിയ ചോദിക്കും, ഉറക്കത്തിൽ സ്വരൂപസ്ഥിതി ഉണ്ടല്ലോ, ജീവാത്മ പരമാത്മ ഏകത്വം ഉണ്ടല്ലോ, അതുകൊണ്ട് അതിന് പ്രാധാന്യമില്ല, ജാഗ്രതത്തിനെക്കാളും ഇല്ല. എന്തുകൊണ്ട് പറഞ്ഞു? നമ്മൾ മാണ്ഡൂക്യത്തിൽ തന്നെ അത് ചർച്ച ചെയ്തു. ആ ജീവാത്മ പരമാത്മ ഏകത്വം അല്ലെങ്കിൽ സ്വരൂപസ്ഥിതി എന്ന് പറയുന്നത് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, സമാധി എല്ലായിടത്തും ഒരുപോലെയാണ്. അതാണ് തത്വം. അത് സുഷുപ്തിയിൽ മാത്രമല്ല, പിന്നെന്താ സുഷുപ്തിയിൽ സ്വരൂപസ്ഥിതി എന്ന് പറയുന്നത്? ആ സ്വരൂപസ്ഥിതിയെ ജാഗ്രത്തിൽ ഒരുവന് ബോധിക്കണമെങ്കിൽ അതിന് ഉപകരിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ് സുഷുപ്തി. അപ്പൊ സുഷുപ്തി അവിടെ എടുത്തു കാണിക്കുന്നത് ജാഗ്രതത്തിലുള്ള ശ്രവണ മനനങ്ങൾക്കുള്ള ഒരു ഉദാഹരണം എന്നുള്ള നിലയ്ക്ക് മാത്രമാണ്. അതുകൊണ്ട് ഇത് ഒരു വ്യക്തിയുടെ സുഷുപ്തിയെ ആശ്രയിച്ചോ അനാശ്രയിച്ചോ അല്ല. എന്നുവെച്ചാൽ ഒരു സുഷുപ്തിയുടെ മേന്മയനുസരിച്ചല്ല, മറിച്ച് ജാഗ്രതത്തിലെ ബോധത്തിനനുസരിച്ചിട്ടാണ്. അവൻ ഉണർന്നിരിക്കുമ്പോൾ അറിയണം, ഇതിനെ ചിന്തിക്കണം, മനസ്സിലാക്കണം. അപ്പോൾ സുഷുപ്തിയെ ഒരു പരമമായ നിലയായി കാണിക്കുന്നത് കൊണ്ട് ജാഗ്രതയിൽ ഒരു സാധനയും നിഷേധിക്കുന്നില്ല. യോഗമോ ത്യാഗമോ ഭക്തിയോ ജപമോ തന്ത്രമോ മന്ത്രമോ എന്തൊക്കെയുണ്ടോ എല്ലാം ജാഗ്രതത്തിലാണ്. ഓരോന്നിനും അതാതിൻ്റെ പ്രാധാന്യമുണ്ട്. ഇതിന് പകരമല്ല ഉറക്കം. ഇത് തെറ്റിദ്ധാരണ വരും. അപ്പൊ ഈ സുഷുപ്തിയിൽ സ്വരൂപസ്ഥിതിയാണെന്ന് ഉള്ളത് കേട്ടിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവം. ഒരു സ്വാമി സദാസമയവും മൂടിപ്പതിച്ച് കിടന്ന് ഉറങ്ങും. അപ്പൊ ഞാൻ ആളോട് ചോദിച്ചു, എന്താ? അപ്പോൾ ആള് ഈ കാര്യങ്ങളൊക്കെ കുറെ മനസ്സിലാക്കിയിരിക്കുന്നു, ഉപനിഷത്തിനെ കുറിച്ച് ഒരുവിധം സാമാന്യമായി ചിന്തിച്ചിരിക്കുന്നു. അപ്പൊ സുഷുപ്തിയെ എത്ര പ്രാധാന്യത്തോടുകൂടിയാണ് അവിടെ ചർച്ച ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ അവിടെ ഒരു തെറ്റിദ്ധാരണ എന്താണ്? സുഷുപ്തിയിൽ സ്വരൂപസ്ഥിതി, ജീവാത്മ പരമാത്മേകത്വം സംഭവിക്കുന്നു എന്നെല്ലാം മനസ്സിലാക്കിയുകൊണ്ട് സാധന ഉറക്കമാണ് തെറ്റിദ്ധരിച്ചു. എന്നിട്ട് ആളുടെ ജോലി എന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് ഭക്ഷിക്കുക, എന്നാലേ നല്ല ഉറക്കം കിട്ടും. എന്നിട്ട് മൂടി പതിച്ച് ഉറങ്ങുക, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ശ്രവണ മനനങ്ങൾ ആവശ്യമില്ല, കാരണം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്താണോ സുഷുപ്തിയിലാണ് ജീവപരം ഏകത്വം സംഭവിക്കുന്നത്. അപ്പോൾ അത് മതി, അത് സംഭവിച്ചാൽ മതിയല്ലോ. അപ്പൊ ഇതല്ല ശ്രുതി പറയുന്നത്. ഞാൻ പറയുന്നതിനും ദേവീയതാരം അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. സുഷുപ്തിക്ക് അങ്ങനെ ഒരു പ്രാധാന്യമല്ല കൊടുക്കുന്നത്. സുഷുപ്തിക്ക് പ്രാധാന്യമുണ്ട്. എന്താണ് അത്? അവിടെ അതിനൊരു ദൃഷ്ടാന്തമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ജാഗ്രതത്തിൽ ഈ പറയുന്ന തത്വത്തിന്റെ വ്യക്തത ഉണ്ടാവും. ഇവിടെ എന്താ സംഭവിക്കേണ്ടത്? അത്യന്തികമായി ഈ ശ്രവണ മനനങ്ങളുടെ ഫലമായിട്ട് എന്താ പറയുന്നത്? അജ്ഞാനനാശം. ഉറക്കം കൊണ്ടത് സംഭവിക്കുകയില്ല. ഉറക്കം കൊണ്ട് പരമാവധി സംഭവിക്കുന്ന എന്താണ്? ഉണരുമ്പം വരെ ഞാനൊന്നും അറിഞ്ഞില്ല, ഇത്രേ സംഭവിക്കത്തുള്ളൂ. അത് നല്ല ഗാഠമായി ഉറങ്ങിയാലും ശരി, ചെറിയ രീതിയിൽ ഉറങ്ങിയാലും ശരി, പറയാം ഞാനൊന്നും അറിഞ്ഞില്ല. അതിനപ്പുറം ഒന്നും പറയാൻ കഴിയത്തില്ല. പക്ഷെ ജാഗ്രത്തിൽ അങ്ങനെയല്ല. ജാഗ്രതത്തിൽ അവൻ പറയുന്നു അത് സ്വരൂപസ്ഥിതിയാണ്. അത് സ്വരൂപസ്ഥിതിയാണെന്ന് അവൻ ഗ്രഹിക്കണമെങ്കിൽ ഉണർന്നിരുന്നാലേ പറ്റൂ, ഉറങ്ങിയാൽ പറ്റത്തില്ല. അതുകൊണ്ട് ഉറക്കമൊരിക്കലും ഒരു സാധനയല്ല. ഉറക്കത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഇത് ഉറക്കത്തിന് സമാനമായൊരവസ്ഥയല്ല. അങ്ങനെയല്ല, ഉറക്കത്തിന് സമാനമായ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? അത് സമാധിയാണ്. ഉറക്കമല്ല, പക്ഷെ ഉറക്കത്തിന് സമാനം. തത്വജ്ഞാനം അതല്ല. അത് ആ ബോധം വ്യക്തമാകുന്നതിന് വേണ്ടി ആ ഉറക്കത്തെ ഒരു ഉദാഹരണമാക്കി വെച്ച് ചിന്തിക്കുന്നു. അതുകൊണ്ട് ഈ തത്വബോധം, ജാഗ്രതയിലെ തത്വബോധം നമ്മുടെ സുഷുപ്തിയെ ആശ്രയിച്ചല്ല. എനിക്ക് എത്രമാത്രം ഉറക്കമുണ്ട് എന്നുള്ള എന്നെ ആശ്രയിച്ചല്ല. ഒരാൾക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ട്, ദൃഢമായ ഉറക്കം. അതുകൊണ്ട് അയാൾ നല്ല തത്വജ്ഞാനിയായിരിക്കുമെന്നില്ല. ഒരാൾക്ക് ഉറക്കം ശരിക്കും കിട്ടുന്നില്ല, അതുകൊണ്ട് അയാളുടെ തത്വജ്ഞാനത്തിൽ കുറവ് വരുമെന്നുള്ളതല്ല. അത് ഇതുമായിട്ടൊരു ബന്ധമില്ല. പക്ഷെ ഒരു ദൃഷ്ടാന്തമായി അതിനെ മനസ്സിലാക്കണം. അത് തൻ്റെ ഉറക്കം തന്നെ വേണമെന്നില്ല, അന്യൻ്റെ ഉറക്കമായാലും മതി. ഏതായാലും അത് പര്യാപ്തമാണ്. അവിടെ ഒന്ന് ഗ്രഹിക്കണം, എന്താണ് ആ സ്വരൂപസ്ഥിതി? നമ്മൾ ജാഗ്രതയിലിരുന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ആ ഉറക്കത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം, അത് ഇതുപോലെയാണ് ഈ ഭാവം എന്നെല്ലാം പറയുമ്പോൾ അതുപോലെയാണ്. പക്ഷെ അതുപോലെയാണ് എന്നുള്ള ആ ബോധം എവിടെയാണ് സംഭവിക്കുന്നത്? ഉണർന്നിരുന്നാലേ സംഭവിക്കത്തുള്ളൂ. ആത്മബോധം ഉണർവിലേ സംഭവിക്കത്തുള്ളൂ. ചിലർ ചോദിക്കും എന്താണ് ഇത്തരം ശ്രവണം മനനം നിശ്ചയമല്ല സ്വപ്നത്തിൽ സംഭവിച്ചാലോ, ഈ ജാഗ്രതത്തിന് എന്താ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? അങ്ങനെയും ചിലർ ചോദിക്കും മുട്ടാത്തർക്ക്. സ്വപ്നത്തിൽ സംഭവിച്ചാൽ അത് ബോധമാകും. ഈ ശ്രവണം ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രവണ മനന നിധ്യാസനങ്ങൾ ഒരു സ്വപ്നത്തിൽ സംഭവിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് തന്നെയാണ് ജാഗ്രത. അതിനാണ് ജാഗ്രത എന്ന് പറയുന്നത്. അവിടെ അതിൽ നിന്ന് വേറിട്ടൊരു സ്വപ്നമില്ല. ഇതെവിടെയാണോ സംഭവിക്കുന്നത് അത് ജാഗ്രത. എന്നാൽ പിന്നെ ഈ ഇതൊന്നും ഇല്ലാതിരിക്കുന്ന ജാഗ്രതയിൽ നിന്ന് എന്താ അതിന് വ്യത്യാസം? കാരണം ആ ജാഗ്രതയിൽ ആത്മാവിനെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയ വിപര്യ ദോഷങ്ങൾ മാറുന്നു. മാറുന്നുകൊണ്ട് അതിനെ പറയുന്നു ശാസ്ത്രം. അത് ഒരു ലൗകിക ജാഗ്രത ആയിട്ട് എടുക്കുന്നത് അതിന് മഹാജാഗ്രത ആയിട്ട് സ്വീകരിക്കും. എന്തുകൊണ്ട്? അവിടെ അജ്ഞാന നാശം സംഭവിക്കുന്നു. അത് സ്വപ്നത്തിലോ അല്ലെങ്കിൽ സുഷുപ്തിയിലോ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? അതൊന്നും ഇപ്പം നമ്മുടെ മുമ്പിലില്ല. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ള എന്താണ്? ജാഗ്രത. ഇവിടെ സ്വപ്നമുണ്ടോ? ഇല്ല. ഈ ഇത് എവിടെ സംഭവിക്കുന്നു അതിനാണ് ജാഗ്രത എന്ന് പറയുന്നത്. ഇതെവിടെ സംഭവിക്കുന്നില്ലയോ അവിടെയാണ് പറയുന്നത് സുഷുപ്തി അല്ലെങ്കിൽ സ്വപ്നം. അപ്പൊ സുഷുപ്തിയിൽ ജ്ഞാനിയായിരിക്കുമോ, ജ്ഞാനം ഉണ്ടായിരിക്കുമോ, സ്വപ്നത്തിൽ ജ്ഞാനം ഉണ്ടാകുമോ, ഇത്തരം ചോദ്യങ്ങളെല്ലാം എന്ത് അസംബന്ധമാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിന് ശ്രുതി എന്ന് പറയുന്നത് എന്താണ്? ഉത്തിഷ്ഠത, ജാഗ്രത എന്നാണ്. ഉണർന്നിരിക്കാനാണ് പറയുന്നത്, അല്ലാതെ ഉറങ്ങിക്കിടക്കാനല്ല പറയുന്നത്. പക്ഷേ ഈ സുഷുപ്തിക്ക് ഇത്രയും പ്രാധാന്യം ശ്രുതി കൊടുക്കുമ്പോൾ തെറ്റിദ്ധാരണ വരാം. അതിനാണ് എന്തോ പ്രാധാന്യം. പക്ഷേ മറ്റൊന്ന്, ഈ ജാഗ്രതയിൽ ഈ സുഷുപ്തിക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുത്താണോ ശ്രുതി ഇതിനെ വെളിപ്പെടുത്തുന്നത്, ആ പ്രാധാന്യത്തോടുകൂടി തന്നെ അത് മനസ്സിലാക്കണം. ആ ബോധം ജാഗ്രതയിൽ തന്നെ വരണം. ആ ബോധം ജാഗ്രതയിൽ വരുന്നില്ലെങ്കിൽ അതിന് വേണ്ട സാധനങ്ങൾ ചെയ്യണം. ആ സാധനങ്ങളുടെ എല്ലാ സ്ഥാനം ഈ ജാഗ്രതയാണ്. സുഷുപ്തി സ്വപ്നമൊന്നുമല്ല സാധനം, ഇവിടെ സ്ഥാനം. അത് ജാഗ്രത തന്നെയാണ്. ജാഗ്രതയിലേ ഉള്ളൂ സാധനയും സാധ്യവുമെല്ലാം ജാഗ്രതയിലേ ഉള്ളൂ. മറ്റവസ്ഥകളിലൊന്നുമില്ല, അതെല്ലാം കേവലം ദൃഷ്ടാന്തം. അത് വേണമെങ്കിൽ പറയാം, എന്താണോ ഈ പ്രപഞ്ചത്തെ ഈ ജീവന്മാരെല്ലാം സൃഷ്ടിച്ച ആ സത്, അങ്ങനെയാണ് പറയുന്നത്, തസ്സൃഷ്ടവത്വ ദേവാനി പ്രാവശ്യം. ആ സത്ത് ഈ ഒരു ജാഗ്രത, ജാഗ്രത എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടാതെ രണ്ട് അവസ്ഥകൾ കൂടെ വച്ചു ആ സൃഷ്ടി. ഒന്ന് സുഷുപ്തി, എന്തിനു വേണ്ടി? ഈ ആത്മാവിന്റെ പാരമാർത്ഥികത്വം അത് മനസ്സിലാക്കാൻ വേണ്ടി. സ്വപ്നം എന്ന് പറയുന്ന മറ്റൊരവസ്ഥയെ കൂടെ വെച്ച് എന്തിനു വേണ്ടി? ഈ ജഗത്തിന്റെ നിസ്സാരത മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ രണ്ടും കൂടെ ചേരുമ്പോൾ എന്തായി? തത്വബോധമായി. അപ്പൊ ആ തത്വബോധത്തിന് വേണ്ടി ഈ സ്വപ്നത്തെയും സുഷുപ്തിയും വെച്ചു. ആ തത്വബോധത്തിന് വേണ്ടി, ആ തത്വബോധം ഉണ്ടാകുന്നതിന് വേണ്ടി ജാഗ്രത. ഇതാണ് അദ്വൈതത്തിന്റെ നിലപാട്. ഞാനിത് പറയുന്നത്, ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഈ ആൾക്കാരെ എല്ലാം കൊണ്ടുവന്ന് അബദ്ധത്തിൽ ചാടിക്കുമെന്ന് എനിക്ക് തന്നെ ഭയമായി. കാരണം ഉറക്കം ഉറക്കം ഉറക്കം ഇത് ശ്രുതി പറയുമ്പം പറയാതിരിക്കാൻ പറ്റും. പറഞ്ഞു പറഞ്ഞ എല്ലാവരും ഇനി ഉറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി ഞാനാകും. അപ്പം അതെല്ലാം കൂടെ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ ഉറങ്ങുന്നോ ഉറങ്ങുന്നില്ലയോ, നല്ലോണം ഉറക്കം കിട്ടുന്നുണ്ടോ ഇല്ലയോ, അതൊന്നും ഇവിടെ വിഷയമല്ല. ഇനി ഒരാൾക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അന്യന്റെ ഉറക്കം കണ്ടാൽ മനസ്സിലാകുമല്ലോ. അതിനാണ് ഇവിടെ അത് കാണിക്കുന്നത്. അത് കണ്ട് മനസ്സിലാക്കുക, ഇവിടെ ആരുണർന്നിരിക്കുന്നു. ഇനി അതിന് ഭാഷകാരം വളരെ ഭംഗിയായി വിശദീകരിക്കും. അവിടെ എങ്ങനെ ആത്മാവ് ഉറങ്ങുന്നു, എങ്ങനെ ഉണർന്നു വരുന്നു. അതുകൊണ്ട് ജാഗ്രത സ്വപ്ന സൃഷ്ടികളെല്ലാം ഏകരൂപത്തിലിരിക്കുന്ന തുര്യൻ. ആ തുര്യനെ അതിനെ ഈ ജാഗ്രതത്തിൽ അതിനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ വ്യക്തതയ്ക്ക് വേണ്ടി ആ സുഷുപ്തിയെ ഇത്രയും ആഴത്തിൽ ഇത്രയും വിശദമായി ചർച്ച ചെയ്യുന്നു. പക്ഷെ ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അദ്വൈത ഈ ശ്രവണ മനനങ്ങളിൽ വന്ന ഒരു തകരാറും അതാണ്. കാരണം ഇവിടെ മുഖ്യമാണ് അവസ്ഥാത്ര വിശകൽ. പാരമാർത്ഥികതയെ ബോധിപ്പിക്കാൻ സുഷുപ്തിയും പ്രപഞ്ച സത്തയുടെ നില എന്താണ് അത് ബോധിപ്പിക്കാൻ സ്വപ്നവും, ഇത് രണ്ടും ബോധിക്കുന്നതിന് വേണ്ടിയിട്ട് ജാഗ്രത. ഇത് ആണ് ഈ ജീവന്റെ മൂന്നവസ്ഥ. ഇതിൽ നമ്മൾ പ്രപഞ്ച മിഥ്യാത്വത്തിന് പ്രാധാന്യം കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് അത് സ്വപ്നത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. കേവലം പ്രപഞ്ചത്തെ പൂർണ്ണമായി മിഥ്യയായി തള്ളി പാരമാർത്ഥികത്തെ ചിന്തിച്ചാൽ സുഷുപ്തിയെക്കുറിച്ച് മാത്രമായി. ഇവിടെ രണ്ടിനെയും സമന്വയിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ രണ്ടവസ്ഥയും ഒരുപോലെ പരിഗണിച്ച് ചിന്തിക്കുന്നു. പക്ഷെ അതല്ലാതെ വന്നാൽ അദ്വൈതം ഭാഗികമായി പോകും, ഒറ്റക്കാലുള്ള മുടന്തനായി പോകും. അതാണ് പലയിടത്ത് സംഭവിച്ചിരിക്കുന്നത്. കാരണം സുഷുപ്തി എന്താണ്? അത് അജ്ഞാനം. അത് തള്ളിക്കളയും. സ്വപ്നം എന്താണ്? അത് മിഥ്യ. ജാഗ്രതം മിഥ്യ. പിന്നെന്താണ് ഉള്ളത്? സമാധി. അവിടെ എത്തിച്ചേരും. ഇത് അദ്വൈതമല്ല. പക്ഷെ ഇതാണ് അദ്വൈതമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നോക്കുക, എത്ര സ്ഥലങ്ങളിലാണ്, ഇനി എത്രയോ സ്ഥലങ്ങളിലാണ് സ്വപ്നത്തെക്കുറിച്ചുള്ള ചർച്ചയൊക്കെ വളരെ കുറവാണ്. ഇവിടെ ഈ ഉപനിഷത്തിൽ ദീർഘമായ ചർച്ച വരുന്ന മുഴുവൻ സുഷുപ്തിയെക്കുറിച്ചാണ്. അപ്പോൾ അദ്വൈത ബോധത്തിന് ആ ഒരു വിചാരത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. പക്ഷെ അത് ജാഗ്രതത്തിലുള്ള പ്രാധാന്യത്തെ കണക്കിലെടുത്ത് വേണം. ജാഗ്രതത്തിൻ്റെ പ്രാധാന്യം ഇവിടെ അത് ബോധിക്കണം. എന്താ ഇവിടെ ഗാർഗിനും അജാതശത്രുവും ഉറങ്ങിക്കിടക്കുന്നവന് ചൂണ്ടിക്കാണിച്ചിട്ട് ചർച്ച ചെയ്യുകയാണ്. അതവരുടെ സുഷുപ്തിയല്ല, അവരുടെ ജാഗ്രതാണ്. ആ ചർച്ച മുഴുവൻ ജാഗ്രതയിലാണ് സംഭവിക്കുന്നത്. അതിനപ്പുറം എന്നാൽ നമുക്ക് ആത്മനിഷ്ഠരാകാം, പോയി കിടന്നുറങ്ങാന്ന് പറയുന്നുണ്ടോ? നമുക്ക് അങ്ങനെ ഒരിടത്തും പറയുന്നില്ല. ഉറക്കം ആത്മനിഷ്ഠയല്ല. ശരിക്കും അത് അലസന്റെയും മന്ദന്റെയും ഉപായമാണ്. അതുകൊണ്ട് ഇവിടെ അതിനൊരു ദൃഷ്ടാന്തമായി സ്വീകരിച്ചുകൊണ്ട് ജാഗ്രതത്തിൽ ചിന്തിക്കുമ്പോൾ അതിനൊരു സർവപ്രാധാന്യം വരും. അതിനാശ്രയിക്കാതെ, ആ ഒരവസ്ഥ ആശ്രയിക്കാതെ നമുക്ക് തത്വനിഷ്ഠ, തത്വബോധം അതുണ്ടാകുന്നു. അതിനുവേണ്ടി അതിന് പലതരം ഭാഷകാരൻ നമ്മളെ നയിക്കുന്നത് ശരിയായ വഴിയിലൂടെ തന്നെയാണ്. നമ്മളതിൽ ഭ്രമത്തെ ഉണ്ടാക്കാതിരുന്നാൽ മതി. ഭാഷകാരൻ കൊടുക്കാത്ത പ്രാധാന്യം സുഷുപ്തിക്ക് നമ്മൾ കൊടുക്കരുത്. ഭാഷകാരൻ കൊടുത്ത പ്രാധാന്യത്തെ അവഗണിക്കാനും പാടില്ല. എന്നിട്ട് ജാഗ്രത അതിനെക്കുറിച്ച് ചിന്തിക്കുക. സുഷുപ്തിയിൽ എന്താണ് സംഭവിക്കുന്നത്? സുഷുപ്തിയിൽ ആത്മാവ് ഉറങ്ങുന്നു എന്ന് പറയുന്നു. ഇതിനെ ജാഗ്രത എങ്ങനെ മനസ്സിലാക്കണം? ആ ജാഗ്രതയുള്ള അറിവ് അതാണ് ആത്മബോധം. അത് ഭാഷകാരൻ വിശദീകരിക്കുന്നു. ആപേക്ഷനെ വിശേഷ ദർശന. ഇതിനെക്കുറിച്ച് ആദ്യം കേൾക്കുമ്പോൾ ആർക്കും ഇതിലൊരു വലിയ ഗൗരവമുള്ള കാര്യം തോന്നത്തില്ല. കാരണം ഒരാളെ വിളിക്കുന്നു, അയാളെ ഉണരുന്നില്ല, ഒരാളെ തടവുന്നു, ഉണരുന്നില്ല, കുലിക്ക് വിളിക്കുന്നു, ഉണരുന്നു. ഇതിലൂടെയൊക്കെ എന്ത് ആത്മാവിനെ തെളിയിക്കാൻ പോകും? ഇതിലെന്താ അത്ര വലിയ കാര്യം? ആത്മബോധത്തിന് വേണ്ടിയിട്ട് ഇവിടെ ധ്യാനിക്കാൻ പറയുന്നില്ല, ജപിക്കാൻ പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതാണ് ആത്മബോധത്തിന്റെ വഴിയെന്ന് പറയുന്നത്. മറ്റുള്ളതെല്ലാം ആത്മബോധത്തിന്റെ യോഗ്യതയ്ക്കുള്ള വഴികളാണ്. ആ യോഗ്യത ഉള്ളവന് ഇത് വളരെ സ്പഷ്ടമായ കാര്യമാണ്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ കാരണം ആ പറഞ്ഞല്ലോ ജാഗ്രതത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു. ജാഗ്രത എല്ലാവർക്കും ഉള്ളതാണ്. എന്തുകൊണ്ട്? നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് ജാഗ്രതാണ്. സുഷുപ്തി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അതിപ്പോ ഇല്ല. സ്വപ്നം എന്ന് പറയാൻ പറ്റുമോ? അതുമില്ല. അതുകൊണ്ടാണ് ഭാഷകാരൻ ആവർത്തിച്ചാവർത്തിച്ച് പറയും, ഇത് ശ്രുതേഹേ ശ്രുതേഹേ. ശ്രുതിക്ക് പരമമായ പ്രാധാന്യത്തെ കൊടുക്കും. പക്ഷേ തത്വത്തിലേക്ക് വരുമ്പം പറയും, എന്താണ് അനുഭവ അവസാനത്വ? ശ്രുതിയെ ഒരു പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് യുക്തിയെ ആശ്രയിച്ച് ഈ മനനം ചെയ്യുന്നുണ്ടെങ്കിലും ഇത് അനുഭവത്തിൽ അവസാനിക്കുന്നതാണ്. അനുഭവം എന്ന് പറയുന്നത് ആരുടെ അനുഭവം? എല്ലാവരുടെയും അനുഭവം. അല്ലാതെ ഇത് ഉപദേശിക്കുന്ന ആളുടെ അനുഭവം ഒന്നുമല്ല. ഇത് ഉപദേശിക്കുന്നവന്റെയും കേൾക്കുന്നവന്റെയും അനുഭവം. എന്തുകൊണ്ട്? ഈ ഉപദേശിക്കുന്നവനും കേൾക്കുന്നവനും ജാഗ്രതയിലാണ്. ഉപദേശിക്കുന്നവനും കേൾക്കുന്നവനും അനുഭവത്തിലാണ്. അതാണ് അനുഭവ അവസാനത്വ എന്ന് പറയുന്നത്. അനുഭവത്തിൽ വരുമ്പോൾ പിന്നെ അവിടെ ശ്രുതിക്കും യുക്തിക്കൊന്നും യാതൊരു സ്ഥാനവും. ഇവിടെ അദ്വൈത ബോധത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റുള്ള കാര്യങ്ങളെപ്പോലെയല്ല അത് ബോധിപ്പിക്കുന്നു. അദ്വൈതി തൻ്റെ ബോധത്തെ ശ്രോതാവിനെ ബോധിപ്പിക്കുകയല്ല, മറിച്ച് ശ്രോതാവിന്റെ ബോധം ഇന്നതാണെന്ന് പറയുക, നിന്റെ ബോധം ഇന്നതാണ്. ത്വം അസി തന്നെ പറയുന്നു, നിന്റെ ബോധം അതെന്നാണ്. അല്ലാതെ എന്റെ ജ്ഞാനത്തെ വേറൊരാൾക്ക് വിളമ്പിക്കൊടുക്കുകയല്ല ചെയ്യുന്നു അദ്വൈതത്തിന്. എന്തുകൊണ്ട്? രണ്ടുപേരും ഒരേ ബോധത്തിലാണ് നിൽക്കുന്നു. സുഷുപ്തിയിൽ നിന്നുകൊണ്ട് ജാഗ്രതയിൽ ഇരിക്കുന്നതാണ് ഉപദേശിക്കാൻ പറ്റും, സ്വപ്നത്തിൽ നിന്നുകൊണ്ട് സാധ്യമാകും. രണ്ടുപേരും ഒരേ ബോധതലത്തിലാണ്, ജാഗ്രതത്തിലാണ്. അപ്പോൾ ആ ഉപദേശിക്കുന്ന ആള് അയാളുടെ അനുഭവത്തെ വെളിപ്പെടുത്തുന്നു എന്ന് വെച്ചാൽ അത് കേൾക്കുന്നവന്റെ അനുഭവമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസം വരാൻ വഴിയില്ല. ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഭാഷ്യകാരം വരും. ബ്രഹ്മസൂത്രത്തിൽ നാലാധ്യായത്തിൽ അവസാനം ചർച്ച ചെയ്യുന്ന ഒരു ഭാഗത്ത് വിശദമായി പറയും. എന്താണ് ശ്രുതി ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് ആചാര്യൻ വെളിപ്പെടുത്തുന്നു. ഗുരു വെളിപ്പെടുത്തുന്നത് സ്വന്തം അനുഭവത്തെ തന്നെയാണ്. അപ്പോ ശിഷ്യനത് വെളിപ്പെടണം. അവന് ശിഷ്യനത് വെളിപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ശിഷ്യനതിന് യോഗ്യതയില്ലെന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം യോഗ്യതയില്ലാത്തവന് വെളിപ്പെടുന്നില്ല. യോഗ്യതയില്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ അന്വേഷിക്കുക, അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക. അവിടെ എല്ലാ ആധ്യാത്മിക സാധനങ്ങളും വരും. യോഗ്യത ഉള്ളവനത് വെളിപ്പെടും എന്നാണ്. അത് കേവലം യോഗ്യതയെ മാത്രം ആശ്രയിക്കുന്ന കാര്യമാണ്. അല്ലാത്തവന് ഗ്രഹണമേ സംഭവിക്കത്തില്ല. മുമ്പ് ചർച്ച ചെയ്തില്ലേ, ശ്രവണ സമകാല യവജ്ഞാനം. അപ്പോ ഉപദേശിക്കുന്ന എന്റെ ജ്ഞാനം തന്നെയാണ് കേൾക്കുന്നവന്റെ ജ്ഞാനം. രണ്ടും രണ്ടല്ല. അത് ഒരാളുടെ ജ്ഞാനം, ഗുരുവിന്റെ ജ്ഞാനം മാത്രമാണ്. ഗുരുജ്ഞാനിയാണ്, കേൾക്കുന്നവൻ ജ്ഞാനിയല്ല. അങ്ങനെ സംഭവിക്കത്തില്ല. കേൾക്കുന്നുണ്ടെങ്കിൽ അവൻ ജ്ഞാനി തന്നെയാണ്. എന്തുകൊണ്ട്? രണ്ടും ഒരേ തത്വത്തിൽ ഒരേ അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ അവൻ ഗ്രഹിക്കുന്നില്ല, അത്രയാണ്, കേൾക്കുന്നില്ല. അങ്ങനെ സംഭവിക്കാം. അത് പറയുന്നുണ്ട്, അവന് ഗ്രഹിക്കുന്നില്ലെന്നേ അർത്ഥമാണ്. അതുകൊണ്ടിവിടെ പരമമായ പ്രാധാന്യം ജാഗ്രത. ബാക്കിയുള്ളതെല്ലാം, ബാക്കിയുള്ള അവസ്ഥകളെല്ലാം ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് ഉറങ്ങാൻ ആവശ്യപ്പെടുകയല്ല, അതിനെക്കുറിച്ച് ഗ്രഹിക്കാൻ ആവശ്യപ്പെടുകയാണ് ജാഗ്രത. അത് അതിനൊരു വിശേഷമുണ്ട്. ആ ഉറക്കത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജാഗ്രതയിൽ തന്നെ, ജാഗ്രത എന്ന് പറയുന്ന ഒരു അനുഭവത്തെ വെച്ചുകൊണ്ട് തന്നെ ആ വിശേഷത്തെ വെളിപ്പെടുത്താൻ കഴിയുന്നില്ല. കാരണം ഇത് സങ്കീർണമായിപ്പോയി, സങ്കീർണമായിരിക്കുന്നു, വേർതിരിക്കാൻ കഴിയുന്നില്ല. എന്താണ് അവിടുത്തെ വിശേഷം? പറയുന്നു, യദ്ഹി പ്രാണ ശരീര സംഘാത മാത്ര ഭുക്തസ്യ സംഘാത മാത്ര അവിശേഷ തഥാ ആപിഷ്ടസ്യ അനാപിഷ്ടസ്യ ച പ്രതിബോധേ വിശേഷോ ന സ്യാത്. സംഘാത വ്യതിരിക്തേത് പുനർഭുക്തരി സംഘാത സംബന്ധ വിശേഷ അനേകത്വ പേഷണ അപേക്ഷണകൃത വേദനായ സുഖ ദുഃഖ മോഹ മധ്യമ അധമ ഉത്തമ കർമ്മഫല ഭേദോവത്തിശ്ച വിശേഷോ യുക്തോ നതു സംഘാത മാത്രേ സംബന്ധ കർമ്മ ഫല ഭേദ അനുപത്തേ വിശേഷോ യുക്ത. അത് ഇവിടെ മുതലും കൊണ്ട് ചെയ്യുന്നത് ആ സുഷുപ്തിയിൽ അവിടെ കേവലമായ ആത്മാവ് നിരുപാധികനായി നിലനിൽക്കുന്നു, ഉപാധി വിനിർമുക്തനായി നിൽക്കുന്നു, ഏകനായി നിലനിൽക്കുന്നു. അതാണ് ബോധാവായും മന്ദാവായും എല്ലാം മാറുന്നത് എന്നുള്ള കാര്യത്തെ വളരെ അനുഭവയുക്തമായ രീതിയിൽ ഇവിടെ വിശദീകരിക്കുന്നു ഭാഷകാരൻ. Thank you.